ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര സംഗ്രഹഭാഷ്യം അധ്യായം 1 പാദം 3 അധികരണം 1 സൂത്രം 1 ദ്യു ഭൂ ആദ്യായതനം സ്വശബ്ദാത്. യസ്മിൻ ദ്യോഹ് പൃഥിവി ച അന്തരീക്ഷം ഭൂതം മനസ് സഹ പ്രാണൈശ്ച സർവേഹി തമേവ ഏകം ജാനഥ ആത്മാനം അന്യാ വാചോ വിമുഞ്ചത്ഥ അമൃതസ്യേഷസേതു. ഇതാണ് ഇവിടുത്തെ വിഷയവാക്യം. ഇതിനെ ആശ്രയിച്ചിട്ടാണ് ഇവിടുത്തെ ചർച്ച. ഇവിടെ യസ്മിൻ ദേവ് പൃഥിവി അന്തരീക്ഷം ബോധം, ഏതിലാണോ പൃഥിവി, ദ്വിലോകം, അന്തരീക്ഷം എല്ലാം സമർപ്പിതമായിരിക്കുന്നത്, അതേതാണെന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ച. സിദ്ധാന്തം പറയാൻ ബ്രഹ്മമാണ് എന്ന്. സർവം ബ്രഹ്മത്തിലാണ് സമർപ്പിതമായിരിക്കുന്നത്, അതാണ് പറയുന്നത്. സർവം ബ്രഹ്മേതി സാമാനാധികരണ്യം പ്രപഞ്ച വില്ലാപനാർത്ഥം അനേക രസതാ പ്രതിപാദനാർത്ഥം. ഇതിനു മുമ്പ് പറഞ്ഞു, ബ്രഹ്മൈവ ഇദം അമൃതം പുരസ്താത് ബ്രഹ്മ പശ്ചാത് ബ്രഹ്മ ദക്ഷിണ തസ്ഥ ഉത്തരേണ. അവിടെ പറഞ്ഞു, സന്മൂല സുമീമാ സർവ പ്രജാ സദായതന സത്പ്രതിഷ്ഠ പുരുഷ ഏവേദം വിശ്വം കർമ്മ. ഇവിടെയെല്ലാം സർവവും ബ്രഹ്മമാണ് എന്നാണ് പറയുന്നത്. സർവവും ബ്രഹ്മം എന്ന് പറയുമ്പം സർവത്തെയും ബ്രഹ്മത്തെയും വേറെ വേറെ അംഗീകരിക്കുകയാണ് എന്നുള്ള, സർവമുണ്ട് ബ്രഹ്മമുണ്ട് അങ്ങനെയാണ്. അത് സർവത്തെയും ബ്രഹ്മമായി അംഗീകരിക്കുന്നു. അതാണ് ഇവിടെ ചിന്തിക്കുന്നത്. സർവത്തെയും ബ്രഹ്മമായി സ്വീകരിക്കുമ്പോൾ എന്തോരും ബ്രഹ്മത്തിന് പറയുന്നത് സച്ചിദാനന്ദമാണ്. സർവത്തെ സച്ചിദാനന്ദമായി അംഗീകരിക്കുക, സർവത്തെയും സർവമായ രീതിയിൽ സ്വീകരിച്ചാൽ എന്താ ദോഷം വരുന്നത്? സർവം എന്ന് പറയുമ്പോൾ അത് പ്രപഞ്ചമാണ്, അത് അനർത്ഥമാണ്, ജഡമാണ്, വികാരമാണ്, അനൃത ജഡ വികാര രൂപത്തിലിരിക്കുന്ന ഈ പ്രപഞ്ചം ഇതാണ് ബ്രഹ്മത്തിന്റെ സ്വരൂപമെന്ന് തെറ്റിദ്ധരിക്കരുത്. എന്നാ പിന്നെ ബ്രഹ്മം എന്ന് പറയുന്നതിന് വിശേഷിച്ചൊന്നും ഇല്ലാതെ വരും. സർവത്തെയും അറിയാം, എല്ലാവർക്കും എന്താണെന്ന് അറിയാം. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ഗ്രഹിക്കുന്ന തന്നെ സർവം. ആ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന സർവത്തിനൊരു സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിൽ ബ്രഹ്മത്തെ ഗ്രഹിക്കാൻ പാടില്ല, അതാ പറയുന്നു. അത് ശാസ്ത്രത്തിന്റെ ആവശ്യമില്ലല്ലോ. അനർത ജഡവികാര രൂപത്തിലുള്ള ഈ പ്രപഞ്ചത്തെ ഗ്രഹിക്കുന്നതിന് ഉപനിഷത്ത് ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോ ഇതിനെ ഇതേ രൂപത്തിൽ ഗ്രഹിക്കാൻ വേണ്ടിയുമല്ല, ബ്രഹ്മത്തെ ഇതേ രൂപത്തിൽ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടുമല്ല. അങ്ങനെ സംശയം വരുന്ന എന്തുകൊണ്ട് ഇവിടെ സമാനാധികരണ്യം സർവം ബ്രഹ്മയെന്ന് പറയുന്ന സർവം ബ്രഹ്മമെന്നോ ജഗത് ബ്രഹ്മമെന്നോ ബ്രഹ്മാണ്ടമാണ് ബ്രഹ്മമെന്നോ നാനാരൂപത്തിൽ പറയാം. അവിടെ സമാനാധികരണത്തിൽ പറഞ്ഞിരിക്കുന്നു വെച്ചാൽ അഭേദമായി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ബ്രഹ്മത്തിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് സാധാരണ പറയുന്നത് പരമാർത്ഥമാണ്, സച്ചിദാനന്ദമാണ്. അത് പരമാർത്ഥമാണ് സ്വരൂപം എന്ന് പറയുമ്പോൾ പരമാർത്ഥമല്ലാത്ത അതാണ് എന്ന് മറിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റില്ലല്ലോ. കാരണം ജഗത്ത് നാമരൂപാത്മകമായി അനുഭവപ്പെടുന്ന ജഗത്ത്, ഈ അനുഭവപ്പെടുന്ന രൂപത്തിൽ പരമാർത്ഥമല്ല. അനുഭവപ്പെടുന്ന രൂപത്തിൽ അത് അനർത്ഥ വികാര ജഡമാണ്. സച്ചിദാനന്ദമായിരിക്കുന്ന ഈ ബ്രഹ്മം അനർത്ഥ വികാര ജഡരൂപത്തിലാണ് എന്ന് ബോധിപ്പിക്കുകയല്ല ചെയ്യുന്നത്, സർവത്തെയും ബ്രഹ്മമെന്ന് പറയും. പക്ഷേ സർവ ബ്രഹ്മശബ്ദം അഭേദമായി പ്രയോഗിച്ചിരിക്കുകയാണ് ഇവിടെ. രണ്ടിൽ നിന്നും ഒരർത്ഥമേ കിട്ടാൻ പാടുള്ളൂ അഭേദമായി പ്രയോഗിച്ചു കഴിഞ്ഞാൽ. അത് ഭാഷാപരമായിട്ടും സർവം ബ്രഹ്മ രണ്ടും ഒരേ വിഭക്തിയിൽ ഒരേ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറയുന്നിടത്തല്ല ഒരർത്ഥമേ സാറിന് എടുക്കാൻ പാടുള്ളൂ, അത് ഏതർത്ഥം എടുക്കുമെന്നുള്ളതാണ്. സർവം എന്നുള്ളത് കൊണ്ട് ഗ്രഹിക്കുന്ന ഇന്ദ്രിയഗ്രാഹ്യമായ അർത്ഥത്തെ എടുക്കണമോ അതോ ബ്രഹ്മം എന്ന് പറയുന്നതുകൊണ്ട് വരുന്ന സച്ചിദാനന്ദത്തെ എടുക്കണോ? ഇനി രണ്ടും ഭിന്ന അർത്ഥങ്ങളാണെങ്കിൽ അഭേദമായി പ്രയോഗിക്കാനും പാടില്ല. കാരണം പറഞ്ഞ രാമ മനുഷ്യ എന്ന് പറയുന്നു, രാമൻ മനുഷ്യനാണ്. രണ്ടും ഒരേ വചനത്തിൽ ഒരേ വിഭക്തിയിൽ പറയുമ്പോൾ രണ്ടും ഒരർത്ഥമാണ്. രാമൻ തന്നെ മനുഷ്യൻ, മനുഷ്യൻ രാമൻ തന്നെ, വ്യത്യാസമൊന്നും. രാമൻ ജന്തു എന്ന് പറയാൻ പറ്റില്ല, എന്നുവെച്ചാൽ മൃഗം എന്നുള്ള അർത്ഥത്തിൽ. രാമൻ മൃഗം എന്ന് പറയാൻ പറ്റത്തില്ല, എന്നുകൊണ്ട് പറയാൻ പറ്റത്തില്ല. കാരണം രാമൻ മനുഷ്യനാണ്, മൃഗം വേറെയാണ്. അപ്പോൾ ഒരേ അഭേദമായി രണ്ട് ശബ്ദങ്ങൾ പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്ന് തന്നെ ആയിരിക്കും. ഇവിടെ അത് യോജിക്കുന്നില്ല. കാരണം സർവം എന്ന് പറയുന്നുണ്ട് പ്രപഞ്ചത്തെ എടുക്കുന്നു, പ്രപഞ്ചം വികാരാനടുത്ത ജഡരൂപത്തിലാണ്. ബ്രഹ്മം എന്ന് പറയുന്നുണ്ട് സച്ചിദാനന്ദത്തെ എടുക്കുന്നു. അപ്പോൾ ഇവിടെ സമാനാധികരണം എങ്ങനെ പ്രയോഗിച്ചു? അതിന് ഇവിടെ പറയുന്ന എന്താണ്? പ്രപഞ്ച പ്രവിലാപനാർത്ഥം അനേക രസതാ പ്രതിപാദനാർത്ഥം. ഇവിടെ സർവം ബ്രഹ്മം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഏകരസത്തെയാണ് ബോധിപ്പിക്കുന്നത്, ഏകസ്വഭാവത്തെ ബോധിപ്പിക്കുന്നു. ഏകസ്വഭാവം എന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ ഏകസ്വഭാവത്തെ. ആ ബ്രഹ്മത്തിന്റെ ഏകസ്വഭാവമായി പ്രപഞ്ചത്ത് ബോധിക്കാവുന്നതാണ് ബ്രഹ്മം. ഏകസ്വഭാവമാണ്, സത്താണ് ഈ പ്രപഞ്ചം. അതുപോലെ ഏകരസമാണ്, ഏകസ്വഭാവമാണ്, സത്താണ് ബ്രഹ്മം. ഏക സ്വഭാവമാണ്, അത് ചിത്താണ്. പ്രപഞ്ചത്തെ അങ്ങനെ ബോധിപ്പിക്കുന്നു, അത് ചിത്താണ്, അത് ആനന്ദമാണ്. പ്രപഞ്ചം അങ്ങനെയാണ്, അത് ആനന്ദ സ്വരൂപമാണ്. അങ്ങനെ ഏകരസത്തെ, ഏകസ്വഭാവത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഏതിൻ്റെ, ബ്രഹ്മത്തിൻ്റെ. പ്രപഞ്ചം അങ്ങനെയല്ല, പ്രപഞ്ചം ഇന്ദ്രിയഗ്രാഹ്യമായിരിക്കുമ്പോൾ അത് ഏക സ്വഭാവത്തെയല്ല കാണിക്കുന്നത്, നാനാ സ്വഭാവത്തെയാണ്. അതുകൊണ്ട് അനേകരസത പ്രതിപാദനാർത്ഥം, അനേക രസത്തെ, അനേക സ്വഭാവത്തെ പ്രതിപാദിക്കുന്നതിന് വേണ്ടിയല്ല ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ, ഏക സ്വഭാവത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഏക സ്വഭാവത്തെ ബോധിപ്പിക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിന്റെ കാര്യം എന്താ? ഈ സർവം എന്ന് പറയുമ്പോൾ ഇന്ദ്രിയഗ്രാഹ്യമായിരിക്കുന്ന ആ പ്രപഞ്ചം, അതിന്റെ സ്ഥിതി എന്തായി? അതിനുവേണ്ടി പറയുന്നു പ്രപഞ്ച പ്രവിലാപനാർത്ഥം. പ്രപഞ്ചത്തിന്റെ പ്രവിലാപനം സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, പ്രപഞ്ചം എങ്ങനെയാണോ ഇന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ വിലയെ സംഭവിക്കുന്നു എന്നാണ്. പരമാർത്ഥ ബോധത്തിൽ പ്രപഞ്ചത്തിന്റെ വിലയെ സംഭവിക്കുന്നു, വിലാപനം അതാണ്. പരമാർത്ഥബോധത്തിൽ പ്രപഞ്ചം എങ്ങനെ വിലയും? ആഭരണത്തെ സ്വർണം എന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ അവിടെ സ്വർണം ശേഷിക്കുകയും ആഭരണങ്ങൾ വിലയിക്കുകയും ചെയ്യുന്നു. വിലാപനം എന്ന് പറയുന്നതിന്റെ താല്പര്യം അതാണ്. കാരണം വിലാപനം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെള്ളത്തിൽ പാല്, പാലിൽ വെള്ളം ലയിക്കുന്നത് പോലെ. അങ്ങനെ ഒരു വിലാപനം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ദ്വൈതം വേണം, രണ്ടെണ്ണം വേണം, എന്നാൽ ഒന്ന് മറ്റൊന്നും ലയിക്കും. ഇവിടെ പ്രപഞ്ചത്തെ എങ്ങനെ ബോധിപ്പിക്കുന്നു? ഏക സ്വഭാവത്തിൽ, ഏക രസത്തിൽ ബോധിപ്പിക്കുമ്പോൾ ഇവിടെ വിലയിക്കുന്നതിന് വേണ്ടി രണ്ട് കാര്യങ്ങളില്ല. ഒന്ന് മറ്റൊന്നും ലയിക്കാൻ പറ്റുന്നില്ല. അപ്പോ ആഭരണം എന്ന് പറയുന്നത് സ്വർണത്തിൽ നിന്ന് വേറിട്ടൊരു വസ്തുവില്ല സ്വർണത്തിൽ വിലയിക്കാൻ. ഉണ്ടെങ്കിൽ ശരി, നമുക്ക് ആഭരണത്തിനെ സ്വർണത്തിൽ വിലയിപ്പിക്കാം. അപ്പൊ പിന്നെ പ്രപഞ്ച വിലാപനം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണോ ആഭരണത്തിന്റെ ഏക രസത്ത, അതാണ് ബ്രഹ്മം ബോധിപ്പിക്കുന്നത്. ആഭരണത്തിന്റെ ഏക സ്വഭാവം, ആഭരണത്തിന് ഏകമായ ഒരേ ഒരു സ്വഭാവം ഉണ്ട്. എന്താണ് അത്? സ്വർണം. ഏക സ്വഭാവം അതാണ്. ആ ഏക സ്വഭാവത്തെ ബോധിപ്പിക്കുന്നു, അതാണ് അവിടെ വിലാപനം എന്ന് പറയുന്നു. അതുകൊണ്ട് എന്താ വിശേഷിച്ച് സംഭവിക്കുന്നത്? ഒരാളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഭ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ ആഭരണങ്ങൾക്ക് സ്വർണത്തിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമായ ഒരു അസ്തിത്വമുണ്ട്. കാരണം താൻ ആഭരണത്തെ ആണ് വാങ്ങിയത്, സ്വർണത്തെ അല്ല. അത് സ്വർണ്ണാഭരണമാണെങ്കിലും താൻ അവിടെ വിശേഷിച്ച് കാണുന്ന എന്തിനാണ്? സ്വർണത്തെ അല്ല ആഭരണത്തെ. ആഭരണത്തിന് പോലെ ഒരു സ്വർണ്ണ കട്ടിയെടുത്ത് കൊടുത്താൽ അത് വാങ്ങത്തില്ല. ആഭരണം വേണ്ടവന് ആഭരണം തന്നെ വേണം. അപ്പൊ അവിടെ വിശേഷമായിട്ട് താൻ കാണുന്നത് നാമരൂപങ്ങൾ, ആഭരണത്തിൻ്റെതായ ആ നാമരൂപങ്ങൾ, അത് അങ്ങനെ താൻ വിശേഷമായി കാണുന്നുണ്ടെങ്കിലും അത് സ്വർണത്തിൽ നിന്നും വേറിട്ടൊന്നല്ല. സ്വർണത്തെ തന്നെയാണ്, സ്വർണത്തിൽ തന്നെയാണ് ആഭരണം എന്ന് പറയുന്ന ഒരു നാമത്തെ ആരോപിച്ചിരിക്കുന്നത്. സ്വർണത്തിൽ തന്നെയാണ് ആഭരണം എന്ന് പറയുന്ന ഒരു രൂപത്തെ കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്വർണത്തിന് ഏക സ്വഭാവമേ ഉള്ളൂ, ആഭരണത്തിന് നാനാ സ്വഭാവങ്ങളുണ്ട്, നാനാ തരത്തിലുള്ള ആഭരണങ്ങളുണ്ട്. അതാണ് അവിടെ പ്രപഞ്ച വിലാപനം എന്ന് പറയുന്നത്. നാമരൂപങ്ങളുടെ വിലാപനം അങ്ങനെയാണ്. അല്ലാതെ വിലയിപ്പിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? അവിടെ വേറിട്ട് നാമമോ രൂപമോ ഇല്ല. എന്താണ് അവിടെ സത്തായിരിക്കുന്നത്? ആഭരണത്തിൽ സ്വർണം. ആ സ്വർണ സത്തയിൽ നിന്ന് വേറിട്ട്, ആ സ്വർണത്തിന്റെ ഉണ്മയിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമായി നിലനിൽക്കുന്ന നാമരൂപങ്ങൾ അവിടെ ഇല്ല. അപ്പോ നമുക്ക് പറയാം എന്താണ് ഈ കാണുന്ന നാമരൂപാത്മകമായി അനുഭവപ്പെടുന്ന ഈ ആഭരണങ്ങളെല്ലാം അത് ബ്രഹ്മസ്വരൂപമാണ്. നാമരൂപാത്മകമായി അനുഭവപ്പെടുന്ന ഈ ജഗത്ത് ബ്രഹ്മസ്വരൂപമാണ്. നാമരൂപാത്മകമായി അനുഭവപ്പെടുന്ന ആഭരണങ്ങൾ സ്വർണസ്വരൂപമാണ് എന്ന് പറയുമ്പോൾ അതാണ് ജഗത്ത് ബ്രഹ്മസ്വരൂപം എന്ന് പറയുന്നു. ആ രീതിയിൽ തിരിച്ചും പറയാം, എങ്ങനെ ഈ ആഭരണം അത് സ്വർണസ്വരൂപമാണ്, അവിടെ വേർതിരിക്കാൻ കഴിയുന്നില്ല. ഒരു സ്വർണ്ണാഭരണം എടുത്തു വെച്ചിട്ട് ഇതിൽ ഇത്രയും ഭാഗം ആഭരണമാണ് ഇത്രയും ഭാഗം സ്വർണമാണെന്ന് രണ്ടാക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അതേക സ്വഭാവമാണ്. അതുപോലെ ഈ പ്രപഞ്ചവും സത്തായി ചിത്തായി ആനന്ദമായി ഏകസ്വരൂപത്തിലിരിക്കുന്നു. മൂന്ന് ശബ്ദം പ്രയോഗിക്കുന്നതുകൊണ്ട് മൂന്നാകുന്നുണ്ട്. സച്ചിദാനന്ദം എന്നുള്ള ഏകരൂപത്തിലിരിക്കുന്നു. അപ്പൊ അങ്ങനെ ബോധിക്കുന്നതിനാണ് പ്രപഞ്ച പ്രവിലാപനം എന്ന് പറയുന്നത്. അതില് പ്രപഞ്ചം എന്നുള്ള ഒരു ഭാവം നമ്മൾ ഗ്രഹിക്കുന്ന നാമരൂപാത്മകമായ ആ ഭാവത്തെ നിഷേധിക്കുന്നു. ഈ നിഷേധത്തിനാണ് പറയുന്നത് ബാധ എന്ന് പറയുന്നത്. ബാധ എന്നുള്ള പദമേ അവിടെ യോജിക്കത്തുള്ളൂ. എന്തുകൊണ്ട്? ഒന്ന്, അനർത്ഥമാണെങ്കിൽ അതിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബാധയായിരിക്കും. ബാധയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെയാണെന്നുള്ള തോന്നൽ, അനുഭവം. തോന്നൽ എന്ന് പറഞ്ഞാൽ ഒരു അനുഭവം തന്നെയാണ്. പ്രപഞ്ചത്തെ ഒരാൾ പ്രപഞ്ചമായി തന്നെ അനുഭവിക്കുന്നു. പ്രപഞ്ചത്തിലെ നാമരൂപങ്ങളെ നാമമായും രൂപമായി തന്നെ അനുഭവിക്കുന്നു. ഈ അനുഭവം എന്ന് പറയുന്നത് സത്യമായ അനുഭവം എന്നാണ്. പ്രപഞ്ചത്തിലെ ഓരോ അംശങ്ങളും ശബ്ദ സ്പർശ രൂപരസ ഗന്ധങ്ങളെല്ലാം ശബ്ദ ഒരു വസ്തുവിനെ അതായി അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് സത്യമായ അനുഭവമാണ്. ശബ്ദത്തെ ശബ്ദമായി അനുഭവിക്കുന്നു, രൂപത്തെ രൂപമായി അനുഭവിക്കുന്നു, രസത്തെ രസമായി അനുഭവിക്കുന്നു, ഗന്ധത്തെ ഗന്ധമായി അനുഭവിക്കുന്നു. ഇതെല്ലാം വസ്തു എങ്ങനെ അങ്ങനെ അനുഭവിക്കുകയാണ്. ഈ അനുഭവത്തെ ആർക്കും ഇല്ല, ഞാനങ്ങനെ അനുഭവിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ അനുഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നിഷേധമാകും. പക്ഷെ പറയുന്നു ഈ അനുഭവത്തെ നിഷേധിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു. അപ്പൊ ഈ അനുഭവത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? ആ അനുഭവത്തെ ബാധിക്കുന്നു എന്നാണ് നിഷേധത്തിന്റെ അർത്ഥം. അപ്പൊ ബാധിക്കുക എന്ന് പറഞ്ഞാലോ, ഇങ്ങനെ ഒരു അനുഭവമുണ്ട്, പക്ഷെ ഈ അനുഭവം പറയും സത്യം ഇവ സത്യമായ അനുഭവമാണെങ്കിലും അത് സത്യമല്ല, സത്യം പോലെ അനുഭവപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ ഈ അനുഭവം അസത്യമാണെന്ന് ബോധിക്കുക. അതാണ് പ്രപഞ്ച പ്രവിലാപനം എന്ന് പറയും. അപ്പൊ നാമരൂപാത്മകമായി അനുഭവപ്പെടുന്നത് ഈ ശബ്ദസ്പർശ രൂപാത്മകമായിട്ടുള്ള ഈ അനുഭവങ്ങളെല്ലാം സത്യമാണെന്ന് ഒരാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇത് വാസ്തവത്തിൽ സത്യമല്ല, സത്യം അല്ലാത്ത ഒന്ന് സത്യം പോലെ അനുഭവപ്പെടുകയാണ്. അതിനാണ് രജസർപ്പത്തിൽ ഈ മരുമരികയുടെ എല്ലാം ഉദാഹരണം പറയുന്നത്. സത്യം അല്ലാത്ത ഒന്ന് സത്യം പോലെ അനുഭവപ്പെടാമോ? അനുഭവപ്പെടാം. പ്രപഞ്ചത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. അപ്പൊ ബാധിക്കുക എന്ന് പറഞ്ഞാൽ നിഷേധം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ബാധ. പ്രവിലാപനം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ബാധ. ബാധ എന്ന് പറഞ്ഞാൽ എന്താണോ, ഏതൊരനുഭവമാണോ താൻ സത്യമായി ബോധിച്ചുകൊണ്ടിരിക്കുന്നത് അത് അസത്യമാണെന്ന് ബോധിക്കുക. ഇതിനപ്പുറം അതിന് വേറെ അർത്ഥമില്ല. എപ്പോഴാണോ ഈ അനുഭവം ഉള്ളത് അവിടെ അപ്പോൾ തന്നെ അത് ബോധിക്കുക. അതാണ് സുഹൃത്തിയിൽ അത് ബോധിക്കാൻ കഴിയാത്തത്. എന്തുകൊണ്ട്? സുഹൃത്തിയിൽ അനുഭവമില്ല. നാമരൂപാത്മകമായ പ്രപഞ്ചത്തിന്റെ അനുഭവമില്ല, ശബ്ദസ്പർശാദി വിഷയങ്ങളുടെ അനുഭവം. അതുകൊണ്ട് തന്നെ ഇതിനെ നിഷേധിക്കാൻ കഴിയാത്തില്ല, ഇതിനെ ബാധിക്കാൻ കഴിയത്തില്ല, ഇത് അസത്യമാണെന്ന് ബോധിക്കാൻ കഴിയത്തില്ല, ഇതിനെ വിലയിപ്പിക്കാനും കഴിയത്തില്ല. സാധാരണ രീതി നമ്മൾ പറയുന്നതാണ് സുഹൃത്തിയിൽ അതൊക്കെ വിലയിക്കുകയാണ്. അതൊക്കെ വെറും ഒരു പറച്ചിലെന്നുള്ളതൊക്കെ ഞാനൊന്നും അർത്ഥമില്ല. എന്തുകൊണ്ട് വിലയിക്കാൻ വേണ്ടിയിട്ട് രണ്ടും ഉണ്ടാകണ്ടേ? രണ്ടുണ്ടായാലേ ഒന്നും മറ്റൊന്നിനെ വിലയിക്കാൻ പറ്റും. നമ്മൾ ലയം കാണുന്നതൊക്കെ അങ്ങനെയാണ്, ഒന്നും മറ്റൊന്നിലേക്ക് ലയിക്കുന്നു. അത് അതിൽ തന്നെ ലയിക്കാൻ പറ്റത്തില്ല. പാല് പാലിൽ തന്നെ എങ്ങനെ ലയിക്കും? വെള്ളം വെള്ളത്തിൽ തന്നെ എങ്ങനെ ലയിക്കും? ലയിക്കണമെങ്കിൽ രണ്ടും വേറെ വേറെ ഇരിക്കണം. അപ്പോൾ സുഷുതിയിലൊന്നും ലയിക്കുന്നില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ലയിക്കാൻ രണ്ടില്ല. അവിടെ എന്താണ്? പ്രപഞ്ചബോധമില്ല. പ്രപഞ്ചബോധമില്ലാത്തതുകൊണ്ട് തന്നെ പ്രപഞ്ചബോധത്തിന്റെ വിലയോ സംഭവിക്കുന്നില്ല. ജാഗ്രതയിലോ പ്രപഞ്ചബോധമുണ്ട്, ഇവിടെ പ്രപഞ്ചബോധത്തിന്റെ വില സംഭവിക്കുന്നു. എങ്ങനെ? അതിന്റെ ബാധ, അത് അസത്യമാണെന്നുള്ള ബോധം അതിവിടെ സംഭവിക്കുന്നു. എന്തുകൊണ്ട്? ഈ സർവം ബ്രഹ്മം എന്നുള്ള ജ്ഞാനമുണ്ട്, പ്രപഞ്ചം ബ്രഹ്മമാണ് എന്നുള്ള ബോധമുണ്ട്, ജഗത്ത് ബ്രഹ്മമാണ് എന്നുള്ള ബോധമുണ്ട്. അവിടെ ആത്യന്തികമായി സംഭവിക്കുന്നത് സത്യബോധം കൊണ്ട്. അത് അസത്യമാണെന്ന് ബോധിക്കണമെങ്കിലോ സത്യം എന്താണെന്നുള്ള ബോധം വരണം. അപ്പൊ സത്യബോധം കൊണ്ട് പ്രപഞ്ചം അസത്യമാണെന്ന് ബോധിക്കുന്നു. സത്യബോധം എന്താണ്? സത്തിനെക്കുറിച്ചുള്ള ബോധം. അതിനാണ് സർവത്തോട് ചേർത്ത് ബ്രഹ്മശബ്ദത്തെ പറയുന്നത്. ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? സത്ത്. അപ്പൊ പ്രപഞ്ചത്തെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ സത്തിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാവുന്നു, പരമാർത്ഥത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടാവുന്നു. ആ പരമാർത്ഥം എന്താണ്? ഈ പ്രപഞ്ചത്തിന്റെ തന്നെ പരമാർത്ഥമാണ്. സർവമായിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ തന്നെ പരമാർത്ഥത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടാവുന്നു. എങ്ങനെയാണ് ഒരാൾക്ക് ഈ പ്രപഞ്ചത്തെ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഇങ്ങനെ അനുഭവപ്പെടുന്നത്? അതുപോലെ ഒരുവന് ശ്രുതിയിൽ നിന്ന് ശ്രവണത്തിൽ നിന്ന് ശബ്ദസ്പർശ രൂപ രസഗന്ധാത്മകമായി ഈ പ്രപഞ്ചത്തെ സത്തായി ബോധിക്കാൻ കഴിയുന്നു. ശ്രുതി അതാ ബോധിപ്പിക്കുന്നു. അതാണ് മുമ്പ് പറഞ്ഞ എന്താണ്? സന്മൂലാസ്വാമി ഇമാഹ സർവാഹ പ്രജാഹ സദായതനാഹ സത്പ്രതിഷ്ഠാഹ. ശ്രുതി ബോധിപ്പിക്കുന്നതാണ്, സത്പ്രതിഷ്ഠിതമായി ബോധിപ്പിക്കുന്നു, സത്തായതനമായി തന്നെ ബോധിപ്പിക്കുന്നു. അപ്പൊ ഇതിന്റെ സ്ഥിതി എന്തായി? ഇതാ സത്ത് തന്നെ. ഇപ്പൊ സത്തിന്റെ ബോധം കൊണ്ടെന്ത് വരുന്നു? അതുവരെ ഉണ്ടായിരുന്ന ബോധം ഇത് വേറെയാണ്, ഇത് നാനാ സ്വഭാവമുള്ളതാണ്. എന്തുകൊണ്ട് നാനാ സ്വഭാവമുള്ളതെന്ന് പറയുന്നു? അതാണ് അനുഭവം. ശബ്ദം വേറെ, സ്പർശം വേറെ, രൂപം വേറെ, രസം വേറെ, ഗന്ധം വേറെ, നാനാ സ്വഭാവമാണ്. നാനാ സ്വഭാവം എന്ന് പറയുന്ന അനുഭവമാണ്. ഈ അനുഭവത്തെ നമുക്ക് സാധാരണ രീതിയിൽ നിഷേധിക്കാൻ പറ്റത്തില്ല. അനുഭവത്തെ നിഷേധിക്കുന്നത് എങ്ങനെയായിരിക്കും? എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നില്ല, അങ്ങനെ നിഷേധിക്കാൻ പറ്റത്തില്ല. അനുഭവത്തെ അംഗീകരിച്ചേ പറ്റും. പക്ഷെ അനുഭവത്തിൽ ഒരു പരമാർത്ഥതയുണ്ട്. ആ പരമാർത്ഥം എന്താണ്? സത്താണ്. സന്മൂലാഹ സദായതനാഹ സത്പ്രതിഷ്ഠാഹ എന്ന് പറഞ്ഞിരിക്കും. ആ ബോധത്തിൽ നിഷേധം എന്ന് പറയുമ്പോൾ എന്തായ അർത്ഥം? നിലയം എന്ന് പറയുമ്പോൾ എന്തായ? ഇത് അസത്യമാണെന്ന് ബോധിക്കുക. ഈ അനുഭവം പരമാർത്ഥമല്ല. അപ്പൊ സർവത്തിന്റെയും പരമാർത്ഥതയെ ബോധിക്കുക, അതാണ് സർവം ബ്രഹ്മ എന്ന് പറയുന്നത്. അപ്പോ ഈ പ്രപഞ്ചം ഇത് ബ്രഹ്മമാണെന്ന് പറയുമ്പം അതിന്റെ പരമാർത്ഥത്തിൽ ഊന്നിയിട്ടാണ് പറയുന്നത്, പരമാർത്ഥത്തെ കണ്ടുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ അതിന്റെ നാനാ സ്വഭാവത്തെ കണ്ടുകൊണ്ടല്ല. എങ്ങനെ? വികാര അനർത്ഥ ജഡം, ഇതാണ് അതിന്റെ നാനാ സ്വഭാവം. ഈ നാനാ സ്വഭാവത്തെ കണ്ടുകൊണ്ടോ ഈ നാനാ സ്വഭാവത്തെ പരമാർത്ഥമായി അംഗീകരിച്ചുകൊണ്ടോ അല്ല പറയുന്നു. അപ്പൊ വികാര ജഡങ്ങളെ പരമാർത്ഥമായി അംഗീകരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് എവിടെയാണോ ഈ പ്രപഞ്ചത്തിന്റെ അനുഭവം ഉള്ളത്, ഈ ജാഗ്രത്തിൽ അതാണല്ലോ ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത്, സ്വപ്നമല്ലല്ലോ. അവിടെ അതിൻ്റെ പരമാർത്ഥത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് സർവം ബ്രഹ്മേതി. അതിൻ്റെ ഏക സ്വഭാവത്തെ ബോധിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, അല്ലാതെ അതിൻ്റെ നാനാ സ്വഭാവത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അതാണ് പറയുന്നത് സർവം ബ്രഹ്മേതി സമാനാധികൻ. ഇത് വളരെ അദ്വൈതത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വ്യക്തമായി ധരിക്കേണ്ട കാര്യമാണ്. പ്രപഞ്ച പ്രവിലാപനാർത്ഥം ഇതെല്ലാം നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഇത് വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇത് ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാകും. എന്താണ് പ്രപഞ്ച പ്രവിലാപനം വിശദീകരിച്ചാൽ മനസ്സിലാകും. അല്ലെങ്കിൽ പ്രപഞ്ച പ്രവിലാപനം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ എന്തോ ഒരു ലയമാണെന്ന് നമ്മൾ ധരിച്ചു. അങ്ങനെ ഒരു ലയവും ഒന്നും അദ്വൈതത്തിലില്ല. ഈ ലയത്തെക്കുറിച്ചും മറ്റും പറയുന്നത് ദ്വൈതത്തിലാണ് അത് സംഭവിക്കുന്നത്. ദ്വൈതം സത്യമാണെന്ന് കരുതുന്നിടത്താണ് ലയവും മറ്റും പറയുന്നത്. ആണ് പറയുന്നത് എന്താണ്, സമാധിയിൽ ഇതെല്ലാം ലയിച്ചു പോകുന്നു. സത്യമായ ഉത്പത്തി, സത്യമായ സ്ഥിതി, സത്യമായ പ്രളയം എല്ലാം സംഭവിക്കുന്നിടത്ത് അങ്ങനെ കരുതുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അവനവന്റെ ബോധത്തെ ആശ്രയിച്ചിട്ടാണല്ല. അപ്പൊ ഇത് സത്യമായി കരുതുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അങ്ങോട്ട് ലയിക്കുന്നു. ലയിച്ചിട്ട് പിന്നെ അവിടെ നിന്നെല്ലാം ഇങ്ങനെ പ്രകടമായി വരുന്നു, വീണ്ടും ലയിക്കുന്നു എന്നെല്ലാം പറയും. അതുപോലെ ചിലപ്പോൾ അദ്വൈതത്തിലും പറയും എന്താണ്, ഇതെല്ലാം സുഷുപ്തിയിൽ ലയിക്കുന്നു, പിന്നെ സുഷുപ്തിയിൽ പ്രകടമായി വരുന്ന ശബ്ദങ്ങൾ ഉപയോഗിക്കും, അതിൻ്റെ താല്പര്യം വേറെയാണ്. ഇവിടെ അങ്ങനെ ലയിക്കാനും പൊങ്ങി വരാനും രണ്ട് വസ്തുക്കളിൽ ഏകമാണ്. ഏക അതാണ് അത് പറഞ്ഞ് അനേക രസത്തെ അഭിപ്രതിപാദനമാണ്. അനേക രസത്തെ, അനേക സ്വഭാവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഇവിടെ ഏകമാണ് വസ്തു, അതിന് ഏകമായ സ്വഭാവമേ ഉള്ളൂ. പക്ഷെ അതിൽ അനേക രസതയുടെ അനുഭവങ്ങളുണ്ട്, പ്രതീതിയുണ്ട്. ആ പ്രതീതിയെ ഇവിടെ നിഷേധിക്കുന്നു, അത് അസത്യമാണെന്ന് ബോധിപ്പിക്കുന്നു. അപ്പൊ സത്യബോധം കൊണ്ട് ഈ അനർത്ഥം ആണ് എന്നുള്ള ബോധം, അതിനാണ് ഇവിടെ പ്രപഞ്ച പ്രവിലാപനം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിന് തന്നെ സാധാരണ ഒരു പ്രസിദ്ധമായ ഉദാഹരണം പറയും, സ്ഥാണുപുരുഷഃ എന്ന് പറയും. ഇതിനെ തന്നെ ബാധ സമാനാധികരണി എന്ന് പറയും. സാങ്കേതികമായി നമ്മൾ സാങ്കേതികമായ നല്ല ചർച്ച ചെയ്യുന്നു. എന്താണ് ആദ്യം ഒരാൾക്ക് ഒരു തൂണിനെ കണ്ടിട്ട് പുരുഷനാണ് തെറ്റിദ്ധരിച്ചു. അപ്പോൾ അതൊക്കെ തോന്നി അത് കൈയും കാലും തലയും എല്ലാം ഉള്ള പുരുഷനാണെന്ന്. പിന്നീട് പറയുന്നു സ്ഥാണു പുരുഷ, ആ പുരുഷനായി തോന്നിയത് വെറും തൂണാണ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ ആ തൂണിൽ നിന്ന് വേറിട്ട് കൈയും കാലും ജീവനുമുള്ള ഒരു പുരുഷനെ അംഗീകരിച്ചിട്ടല്ല പറയുന്നത്, ആ പുരുഷനെ ബാധിച്ചിട്ടാണ്. പക്ഷെ ആദ്യം പ്രയോഗിച്ചെടുത്തൊരു സമാനാധികരണിയമാണ്. സമാനാധികരണം എന്ന് പറയുന്നത് ശബ്ദത്തെ ആശ്രയിച്ചാണ് പറയുന്നത്. രണ്ട് ശബ്ദങ്ങൾ ഒരേ വിഭക്തിയിൽ ഒരേ വചനത്തിൽ പ്രയോഗിക്കുമ്പോൾ അതിനെ സമാനാധികരണി എന്ന് പറയും. രണ്ട് ശബ്ദങ്ങൾ ഒരേ അർത്ഥത്തെ ബോധിപ്പിക്കുമ്പോൾ അതിന് സമാനാധികരണി എന്ന് പറയും. സ്ഥാണു പുരുഷ എന്ന് പറയുന്നിടത്ത് അയാൾക്ക് പെട്ടെന്ന് അത് പുരുഷനാണെന്ന് തോന്നിയത് കൊണ്ട് അയാൾ പറയുകയാണ് അത് പുരുഷനാണ്. സ്ഥാണുവിനെ അയാൾ അറിയുന്നില്ല, പറയുന്നുമില്ല. രണ്ട് ബോധമില്ല അവിടെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അയാൾ പറയുന്നു സ്ഥാണു പുരുഷ. അവിടെ ആ പുരുഷനായി കണ്ടത് വാസ്തവത്തിൽ തൂണാണ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, പുരുഷൻ എന്ന് പറയുന്ന ഞാൻ ഇതുവരെ പുരുഷനെ കണ്ടുകൊണ്ടിരുന്നു എന്നുള്ള തൻ്റെ അനുഭവത്തെ നിഷേധിക്കുന്നില്ല. ഇതുവരെ ഞാൻ കേവലമായ ആ പുരുഷനെയാണ് കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ പിന്നീട് സ്ഥാണു പുരുഷ എന്ന് സമാനാധികരണമായി പിന്നീട് എന്തിനു പ്രയോഗിച്ചു, രണ്ടു കാര്യങ്ങളെ പറയാനാണോ, അല്ല ഏക സ്വഭാവത്തെ പറയാൻ വേണ്ടിയിട്ട്? അവിടെ ആ പുരുഷന്റെ അനുഭവം എനിക്കുണ്ടായെങ്കിലും അത് അസത്യമാണ്, എന്നെ ബാധിക്കുന്നു. പിന്നെ എന്താ അവിടെ ശേഷിച്ച്? കേവലമായ സ്ഥാണുവാണ്, തൂണാണ്. അപ്പോൾ അവിടെ സമാന വിഭക്തിയിൽ സമാന വചനത്തിൽ രണ്ട് ശബ്ദങ്ങൾ പ്രയോഗിച്ചെങ്കിലും, അങ്ങനെ രണ്ട് ശബ്ദങ്ങൾക്ക് സമാനാധികരണ്യം വരുന്നു എങ്കിലും അത് ബാധ സമാനാധികരണമാണ്. കാരണം ഒന്നിനവിടെ നിഷേധിക്കുന്നു, ഒന്നിന് അസത്യമാണെന്ന് ബോധിപ്പിക്കുന്നു, മറ്റൊന്ന് സത്യമാണെന്ന് ഗ്രഹിച്ചുകൊണ്ട്. എന്നുകൊണ്ടയാൾക്ക് അത് ബോധിക്കാൻ കഴിയുന്നു? പറഞ്ഞാലോ, തൂണ് സത്യമാണെന്ന് ഗ്രഹിച്ചു. അപ്പോ പ്രപഞ്ചം ബ്രഹ്മമാണെന്ന് പറഞ്ഞാലും ബ്രഹ്മം പ്രപഞ്ചമെന്ന് പറഞ്ഞാലും എങ്ങനെ പറയുന്നു എന്നുള്ളതല്ല. രണ്ടു തരത്തിൽ സംഭവിക്കാം. ഒരു പുരുഷനെ കണ്ടിട്ട് തൂണെന്ന് ധരിക്കാം, ഒരു തൂണിനെ കണ്ടിട്ട് പുരുഷനെന്ന് ധരിക്കാം. ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. എന്ത് സംഭവിച്ചാലും അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏകമായ സ്വഭാവത്തെ വെളിപ്പെടുത്താനാണ് പറയുന്നത്. സ്ഥാണു പുരുഷ ശബ്ദത്തിൽ സമാനാധികരണം ഉണ്ടെങ്കിലും അവിടെ സംഭവിക്കുന്നത് നിഷേധമാണ്, ബാധയാണ്, അസത്യമാണെന്നുള്ള ബോധിപ്പിക്കലാണ്. വായൊക്കെ ബോധമുണ്ടാകുന്നത് കേവലം ഒരു തൂണ് മാത്രമാണ്. എനിക്കിവിടെ നാനാബുദ്ധി ഉണ്ടായതാണ് എന്ന് തോന്നുന്നു. അതിനെവിടെയും പറയുന്നു, ചോരൻ എന്ന് പറയുന്നത് അത് സ്ഥാണുവാണ്. പുരുഷൻ എന്നും പറയാം, കള്ളനെന്നും പറയാം. ഒരു തൂണ് കണ്ടിട്ട് ഇതാ തന്റെ വീട്ടിൽ കള്ളം കയറാൻ വരികയാണെന്ന് അയാൾ ധരിക്കാം. ഇനി ഒരു കള്ളൻ അനങ്ങാതിരിക്കുന്ന കണ്ടിട്ട് ഒരു തൻ നല്ല പഠിച്ച കള്ളനാണവൻ, വീട്ടുകാരെ കണ്ടപ്പോൾ അവൻ അനങ്ങാതെ അങ്ങ് നിന്നു, അപ്പോൾ അത് കണ്ടിട്ട് അത് തൂണാണെന്ന് ധരിക്കാം. തിരിച്ചു ഒക്കെ സംഭവിക്കാം. ഇതിവ ഏത് സർവം ബ്രഹ്മേതി സർവ ഉദ്ദേശീന ബ്രഹ്മവിധാന ബാധനാർത്ഥം, അതാണ് സർവ ഉദ്ദേശീന ബ്രഹ്മവിധാന എന്ന് പറയുന്നതാണ്. സർവത്തെയും കണ്ടിട്ട് സർവവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പഞ്ചേന്ദ്രിയങ്ങളിലൂടെ. അവിടെ ശ്രുതി എന്തു പറയുന്നു? ഒറ്റ പദം കൊണ്ട് ബ്രഹ്മം എന്ന് പറഞ്ഞു. അത് ബാധനാർത്ഥം, ബാധയ്ക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നദു യത് ബ്രഹ്മത്തെ സർവമിതി നാനാരസത്വാർത്ഥം. ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? ഈ നാനാരൂപത്തിലുള്ള, എങ്ങനെ അനർത്ഥ ജഡ രൂപത്തിൽ ഉള്ളതല്ല ആണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയല്ല, അനർത്ഥ ജഡരൂപമാണ് ബ്രഹ്മമെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് വേറെ രീതിയിൽ നമ്മൾ പറയുന്നതാണ്, ഏകവും സത്യവുമായിരിക്കുന്ന ആ ബ്രഹ്മം തന്നെ നാനാരൂപത്തിൽ പ്രകടമായിരിക്കുന്നു. സ്വയം ജ്യോതിസായിരിക്കുന്ന പുരുഷൻ എങ്ങനെയാണോ സ്വപ്നത്തിൽ സർവരൂപങ്ങളുമായും പ്രകടമാകുന്ന അതുപോലെ, അങ്ങനെ പറയാൻ അതിൽ തെറ്റില്ല. അങ്ങനെ പറയുമ്പോഴും അവൻ എന്താ ഗ്രഹിക്കുന്നത്? സ്വയം ജ്യോതിസായ പുരുഷനെയാണ് ഗ്രഹിക്കുന്നത്. പുരുഷന്റെ നാനാഭാവങ്ങളെയല്ല. എന്തുകൊണ്ട്? ആ നാനാഭാവത്തിൽ പരമാർത്ഥമായിരിക്കുന്നത് ഏകരൂപമാണ്. ഇനി നാനാരൂപത്തെ എന്തുകൊണ്ട് ഗ്രഹിക്കുന്നില്ല? അസത്യമല്ലാത്തതുകൊണ്ട്. ശ്രുതി എന്തിനെ ബോധിപ്പിക്കുന്നത്? സത്യത്തെ. പഞ്ചേന്ദ്രിയങ്ങളും എന്തിനെ ബോധിപ്പിക്കുന്നത്? അസത്യത്തെ. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളുടെയും ആ ബോധനത്തിൽ ഗുരുവിന്റെ ബുദ്ധി തൃപ്തമായിരുന്നെങ്കിൽ പിന്നെ ശ്രുതിയെ സമീപിക്കേണ്ട കാര്യമില്ല. സത്യമായ വാക്കിനെ സമീപിക്കേണ്ട കാര്യമില്ല. ഒരാൾ തന്റെ അനുഭവങ്ങളിലെല്ലാം അയാൾക്ക് പൂർണ്ണമായ തൃപ്തിയുണ്ടെങ്കിൽ, തന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചാനുഭവം തൃപ്തമായിരിക്കുക എന്ന് പറയുന്നത് എന്താണ്? പ്രപഞ്ചാനുഭവം അയാളുടെ ഉള്ളിലുണ്ടാകുന്ന എല്ലാ ജിജ്ഞാസകൾക്കും സമാധാനമായെങ്കിൽ, തൃപ്തി എന്ന് പറയുന്നത് അതാണ്. ആ ജിജ്ഞാസക്ക് സമാപ്തി ഉണ്ടാകുക, അറിയുന്നതിനുള്ള ആഗ്രഹത്തിന് അവസാനം ഉണ്ടാക്കുക. ഈ പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് ഒരിക്കലും അറിയാനുള്ള മനുഷ്യന്റെ ആഗ്രഹത്തിന് സമാപ്തിയെ ഉണ്ടാക്കുന്നില്ല, അവസാനം ഉണ്ടാക്കുന്നില്ല. പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് വീണ്ടും അതിനെ അറിയാൻ അന്വേഷിക്കാനും പ്രേരിപ്പിക്കുകയാണ്. എന്തിനെ കുറിച്ച്? എന്താണ് ഈ അനുഭവത്തിലെ യാഥാർത്ഥ്യം, പരമാർത്ഥം? അപ്പോൾ ആ ജിജ്ഞാസ അവസാനിക്കണമെങ്കിൽ എന്ത് വേണം? അവൻ സത്യത്തെ പരമാർത്ഥത്തെ കണ്ടെത്തണം. അല്ലാതെ ഒരിടത്തും ജിജ്ഞാസ അവസാനിക്കത്തില്ല. അപ്പോൾ വിവേകശാലിയായ ഒരു മനുഷ്യൻ മൂഢന്റെ സായുജ്യത്തെക്കുറിച്ചുള്ള പറയുന്നു. മൂഢൻ എന്തിനും സായുജ്യത്തെ നേടും. ഒരു പോത്തിനെ സംബന്ധിച്ചിടത്തോളം വയറ് നിറച്ച് തിന്നിട്ട് കിടന്ന് അയവെട്ടി ഉറങ്ങുന്നതാണ് അതിൻ്റെ സായുജ്യം എന്ന് പറയുന്നത്. അനപ്രാവിനെ സംബന്ധിച്ച് വേറെ സായുജ്യമൊന്നുമില്ല. മനുഷ്യനത് പറ്റുമോ? കാരണം അവൻ്റെ വിവേകശാലിയായ ആ ബുദ്ധി ജിജ്ഞാസകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്താണ്? ഇതിനപ്പുറം എന്താണ്? അത് ആർക്കും അതിനെ തടയിടാൻ പറ്റത്തില്ല. അപ്പോൾ ആ ജിജ്ഞാസയെ ശമിപ്പിക്കുന്ന തരത്തിൽ അവൻ്റെ ഉള്ളിലെ വിചാരം വലുതാവണം. അങ്ങനെ വരുമ്പോൾ പ്രപഞ്ചത്തെ അവൻ കാണുമ്പോൾ അവൻ പ്രപഞ്ചത്തിൻ്റെ ഈ നാമരൂപാത്മകമായ അനുഭവത്തിൽ അവൻ തൃപ്തനാകുന്നില്ല. അവൻ പ്രപഞ്ചത്തിൻ്റെ സത്യത്തെ അന്വേഷിക്കും. അവ മനസ്സിലാവും ഈ പ്രപഞ്ചത്തിൻ്റെ ഏകസ്വഭാവം, അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പരമാർത്ഥം. ആ പരമാർത്ഥ ബോധത്തെ ഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായും നാമരൂപാത്മകമായിരിക്കുന്ന ഇത് അസത്യമാണെന്നും ബോധിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇത് തത്സർവം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇത് നാനാ അരസത്വത്തെ നാനാ സ്വഭാവത്തെ കാണിക്കുകയല്ല, ഏക സ്വഭാവത്തെ കാണിക്കുകയാണ്. അവിടെ അവൻ്റെ ജിജ്ഞാസ അവസാനിക്കുന്നു. സത്യബോധത്തിൽ, പരമാർത്ഥബോധത്തിൽ അവിടെ മാത്രമേ അവന് കൃതകൃത്യത ഉണ്ടാകത്തുള്ളൂ. അല്ലാത്ത കൃതകൃത്യത എന്ന് പറയുന്നത് അല്പമായ എന്തിനെങ്കിലും അവൻ്റെ മനസ്സ് തുഷ്ടിയെ പ്രാപിച്ചിരിക്കുന്ന കൃതാർത്ഥത എന്ന് പറയുന്നത് മൂഢ നിർവൃത്തി എന്ന് പറയും. അത് വിവേകത്തെ ആശ്രയിച്ചുള്ളതല്ല. അദ്വൈതം ബോധിപ്പിക്കുന്ന അങ്ങനെയുള്ള മൂഢ നിർവൃത്തിയല്ല. മൂഢന്മാർക്കും നിർവൃത്തിയുണ്ട്. ഏതെങ്കിലും ഒരു ക്ഷുദ്രമായ അല്പമായ ഒരു കാര്യത്തിൽ മുറുകെ പിടിച്ചിട്ട് ഇതാണ് സർവം എന്ന് വിചാരിച്ച് അവിടെ ഇരിക്കും. അത് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. ഒരിക്കലും അവന് വിവേകം ഉണ്ടാകത്തില്ല. അവൻ്റെ വിവേകത്തിൽ ഒരിക്കലും തൃപ്തി ഉണ്ടാകത്തില്ല. ഇവിടെ പറയുന്ന കൃതകൃത്യത എന്ന് പറയുന്നത് സംഭവിക്കത്തില്ല. ആ കൃതകൃത്യത എവിടെ സംഭവിക്കത്തുള്ളൂ? അസത്യത്തിൻ്റെ പരമാർത്ഥത്തിൻ്റെ ബോധത്തിലേ സംഭവിക്കത്തുള്ളൂ. മൂഢനിർവൃതിയിൽ ഒരാൾ മരിക്കാം, മരണം വരെ അങ്ങനെ നിർവൃതി കഴിയാം, അത് കാര്യമില്ല. അത് വിവേകശൂന്യനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ഇവിടെ അതല്ല പറയുന്നു. സർവം ബ്രഹ്മേദ്യത്തെ സമാനാധികരണം പ്രപഞ്ച പ്രവിലാപനാർത്ഥം നാനാ ഏകരസതാ പ്രതിപാദനാർത്ഥം. അത് തന്നെ ഇവിടെ വിശദീകരിക്കുന്നു. സർവം ബ്രഹ്മ എന്ന് പറയുന്നതിൻ്റെ താല്പര്യത്തെ സയഥ സൈന്ദവഘനു അനന്തരോ അബാഹ്യ കൃഷ്ണ അരസഘന ഏവ ഏവം അരേ ഭരതാരണ്യത്തിൽ പറയുന്നതാണ് അയമാത്മാ അനന്തരോ അബാഹ്യ കൃഷ്ണ പ്രജ്ഞാനഘനേവ. ഇത് ആര് ഉപദേശിച്ചു എന്നുള്ളത് ഓർമ്മയുണ്ട? മൈത്രേയി ഉപദേശിക്കുന്നതാണ് യജ്ഞവൽ. എന്താണ് ഒരു ലവണപിണ്ഡത്തിന്റെ ഒരു ഉപ്പ് കല്ലിനെ ദൃഷ്ടാന്തമായിട്ട് എടുത്തിട്ട് പറയുകയാണ്. സയഥായ പ്രകാരമാണ് സൈന്ദവഘന ആ ഉപ്പ് കല്ല്. അനന്തരോ അബാഹ്യ പറയുന്നു. അവിടെ പറയുന്നു ലവണപിണ്ഡോ അന്തർബഹിസ്തരസ അന്തരശൂന്യ. അവിടെ ഉദ്ദേശിക്കുന്നതാണ് ഉപ്പിന്റെ ഉപ്പ് കല്ലെടുത്ത് അതിൻ്റെ പുറം നക്കി നോക്കിയാലും ശരി, അതിനെ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നക്കി നോക്കിയാലും ശരി, അന്തർബഹിച്ച ഉള്ളിലും പുറമേ എല്ലാം എന്താണ് രസ അന്തരശൂന്യ. മറ്റൊരു രസം അവിടെ ഇല്ല. കയ്പോ ചവർപ്പോ മധുരമോ മറ്റൊരു രസം അവിടെ ഇല്ല. പിന്നെ അത് ഏകരസമാണ്. പറയുന്ന എന്തിന്? അനേക രസതാ പ്രതിപാദനാർത്ഥം. അതുപോലെ ഈ പ്രപഞ്ചത്തിനും ഏകരസമാണ് അതിൻ്റെ സ്വഭാവം. സാറിന് നമ്മൾ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? മാറ്റമില്ലാത്തതിനാണ് സ്വഭാവം എന്ന് പറയുന്നത്. അവൻ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല. അവൻ്റെ സ്വഭാവം അതാണെന്ന് പറഞ്ഞാൽ എന്താണ്? ഉപദേശം കൊണ്ട് എന്താണോ അവനിൽ മാറ്റം വരുത്താമെന്ന് ശ്രമിക്കുന്നത് അത് അവന് സംഭവിക്കുന്നില്ല എന്നുണ്ട്. അവൻ്റെ സ്വഭാവം വേറെയാണ്. ഉപദേശത്തിലൂടെ എന്താണ് അവൻ ഗ്രഹിക്കേണ്ടത്, എന്ത് ഗ്രഹിച്ചിട്ടാണ് അവൻ മാറേണ്ടത്, അതിന് വിരുദ്ധമായ ഒന്നാണ്. സ്വഭാവം എന്ന് പറയുന്നത് മാറ്റമില്ലാത്ത ഒന്നാണ്. അതിനാണ് പറയുന്നത് ഏകരസത. അതുകൊണ്ടാണ് അഗ്നിയുടെ സ്വഭാവം ഉഷ്ണമാണ് പ്രകാശമാണെന്ന് പറയുന്നത്. കാരണം അത് മാറുന്നില്ല. അതുപോലെ ഇവിടെ പറയുന്നു, സൈന്ദവഘനം എങ്ങനെയാണോ ഏകരസം ആയിരിക്കുന്നത്, രസാന്തര ശൂന്യമായിരിക്കുന്നത്, അതുപോലെ എന്താണ് സർവോ ലവണ ഏകരസ യഥാ, അതുപോലെ ഇവിടെ ഏത് ഉപ്പ് കല്ലെടുത്ത് നോക്കിയാലും അതിന് ഒരു രസമേ കാണത്തുള്ളൂ, ഉപ്പ് രസം. ഏവം അരേ മൈത്രേയി, അതുകൊണ്ട് പറയുന്നത് എന്താണ്, ചിതേകരസ ആത്മാ, അതുകൊണ്ട് നിന്റെ സ്വഭാവം, നിന്റെ ആത്മാ, നിന്റെ സ്വരൂപം എന്ന് പറയുന്നത് എന്താണ്, ചിത്താകുന്ന ഏക സ്വഭാവത്തോടുകൂടിയതാണ്. ചിത്തെന്നോ സത്തെന്നോ ആനന്ദമെന്നോ പറയാം. അപ്പോ ഇവിടെ എന്താണ്, കൃഷ്ണോ സൈന്ദവകനോ അനന്തരോ അബാഹ്യ, കൃഷ്ണ എന്ന് വെച്ചാൽ പൂർണ്ണമായും ഉള്ളും പുറമേയും പൂർണ്ണമായും രസഗ്നഹ, ഏകരസത്തിലിരിക്കുന്നു, ഉപ്പരസത്തിലിരിക്കുന്നു. ഏവ ഏവം വാര്യമാത്മാ, അതുപോലെ ഈ ആത്മാ എന്ന് പറയുന്നത് നിന്റെ സ്വരൂപമായിരിക്കുന്നത്, സർവസ്വരൂപമായിരിക്കുന്നത്, പ്രപഞ്ചസത്ത, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ പരമാർത്ഥം. അതും എങ്ങനെ അനന്തരബാഹ്യ കൃഷ്ണ, അത് പ്രപഞ്ചത്തെ നോക്കി പറയുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളായാലും ശരി, പ്രപഞ്ചത്തിന്റെ പുറമായാലും ശരി, പൂർണമായും നാമരൂപാത്മകമായി അനുഭവപ്പെടുന്ന ഇതെന്താണ്, ശബ്ദസ്പർശരൂപരസഗന്ധം. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ അതിൽ തീർന്നു, ശബ്ദസ്പർശരൂപരസഗന്ധമാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. അതെന്താണ്, അതിന്റെ ഉള്ളിൽ പരിശോധിച്ചാലും ശരി, പുറമേ പരിശോധിച്ചാലും ശരി, എന്താണ് പ്രജ്ഞാനഘനയോ, കേവലം പ്രജ്ഞാനമാണ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ സദ്ഘനമാണ്. കാരണം ഈ നാമരൂപങ്ങളെ സത്തിൽ നിന്നോ പ്രജ്ഞാനത്തിൽ നിന്നോ വേർതിരിക്കാൻ കഴിയില്ല, അതിൽ നിന്നൊന്നും. ഇത് ഇവിടെ എന്താണോ നോക്കാനുള്ളത്, ജഡ വികാരൂപത്തിൽ അനുഭവപ്പെടുന്നത്, ഈ അനുഭവപ്പെടുന്ന ഇതിനൊന്നിനെയും തന്നെ പ്രജ്ഞാനത്തിൽ നിന്ന് വേർപെടുത്തി കാണിക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ഇതിൽ ഇത് രണ്ട് സ്വഭാവമല്ലേ, ഒന്നിനെ പറയുന്നു പ്രജ്ഞാനം, മറ്റൊന്നെ പറയുന്നു അനുരത വികാര ജഡം എന്ന് പറയുന്നു. ഇപ്പൊ രണ്ട് വ്യത്യസ്ത സ്വഭാവമായിരിക്കുന്നത് ഒന്നെന്നെങ്ങനെ പറയാൻ പറ്റും? പറയുന്നു ഇതിന്റെ പരമാർത്ഥത്തെ പറയുകയാണ്. പരമാർത്ഥമല്ലാതെ നമുക്ക് കാണാൻ പറ്റും ഏതിനെ, സർപ്പത്തെ. പരമാർത്ഥത്തെ കാണുമ്പോഴും ആ സർപ്പം കയറി തന്നെ. അതുപോലെ ഇവിടെ പരമാർത്ഥത്തെ കുറിച്ച് പറയുന്നു, ആ പരമാർത്ഥം എന്താണ്, പ്രജ്ഞാനമാണ്. അല്ല, ഞാൻ നാനാരൂപത്തിലാണോ ഇത് അനുഭവിക്കുന്നത്, ഇതെങ്ങനെ പ്രജ്ഞാനമാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ രണ്ടില്ല. നിനക്ക് നാനാരൂപത്തിൽ അനുഭവിക്കാൻ വേണ്ടി ഒരു പ്രപഞ്ചവും അതിൽ നിന്ന് വേർപെട്ട് ഏകരൂപത്തിൽ അനുഭവിക്കാൻ വേണ്ടി ഒരു ബ്രഹ്മവും പ്രജ്ഞാനവും അങ്ങനെയില്ല. അതുകൊണ്ട് ആണ് പറയുന്നത് എന്താണ്, ആ ഏകരൂപത്തിലുള്ള ആ പ്രജ്ഞാനം തന്നെയാണ് ഈ നാനാരൂപത്തിൽ പ്രകടമായിരിക്കുന്നത്. അതുകൊണ്ട് നാനാരൂപത്തിൽ പ്രകടമായിരിക്കുന്ന ഇതിന്റെ സത്ത പരമാർത്ഥം പ്രജ്ഞാനമാണ്. അങ്ങനെ വരുമ്പോൾ പിന്നെ വേർതിരിക്കാൻ കഴിയത്തില്ല, ഇത് പ്രജ്ഞാനമായ സത്ത, ഇത് പ്രജ്ഞാനമല്ല, താൻ ജഡം ദുഃഖം വികാരം എന്ന് വേർതിരിക്കാൻ കഴിയത്തില്ല, രണ്ടായി. കാരണം വേർതിരിക്കണമെങ്കിൽ എന്ത് വേണം, അവിടെ ദ്വൈതം വേണം, രണ്ട് വേണം. അദ്വൈതത്തിൽ എങ്ങനെ ആര് എന്തിനെ ഏതിൽ നിന്ന് വേർതിരിക്കും, അസാധ്യമല്ല. അത് ഒരിക്കലും ഒരുവന് അവന്റെ വിവേകത്തെ ബോധ്യപ്പെടുത്താൻ സാധ്യമല്ല. വിവേകശൂന്യനായ ഒരുവനും ബോധ്യപ്പെടും. ശബ്ദം വേറെയാണ്, രൂപം വേറെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഭേദം എന്ന് പറയുന്നത് പ്രത്യക്ഷ സിദ്ധമാണ്, അനുഭവസിദ്ധമാണ്. അനുഭവസിദ്ധമായ ആ ഭേദത്തെയാണ് ഇവിടെ നിഷേധിക്കുന്നത്. എന്തുകൊണ്ട്? വിവേകം കൊണ്ട്. വിവേകത്തിൽ എന്ന് പറയുന്നു, അങ്ങനെ ഭേദത്തിന് നിലനിൽപ്പില്ല. എന്തുകൊണ്ട്? അതിന്റെ സ്വരൂപം, അതിന്റെ പരമാർത്ഥ സ്വരൂപം പ്രജ്ഞാനമാണ്. ആ പ്രജ്ഞാനത്തിൽ നാനാഭേദങ്ങൾ നിലനിൽക്കത്തില്ല. പിന്നെ അനുഭവമോ, അത് സത്യമല്ല, അതേ പറയാൻ പറ്റും. അനുഭവിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അനുഭവിക്കുന്നില്ല എന്ന് പറയണമെങ്കിൽ ഈ അനുഭവത്തെ എല്ലാം വിട്ടിട്ട് സുഹൃത്തിയിലിരിക്കണം. അതിനെക്കുറിച്ച് നമുക്കറിയാം, അവിടെ ഒന്നും അനുഭവിച്ചില്ല, പക്ഷെ ജാഗ്രതയിൽ ഇരുന്നു കൊണ്ട് അനുഭവിക്കുന്നില്ലെന്ന് പറയാൻ പറ്റില്ല. എന്നാ അനുഭവത്തെ ബാധിക്കാനും കഴിയും, നിഷേധിക്കാനും കഴിയും, സത്യമല്ലെന്ന് ബോധിക്കാനും കഴിയും. അതാണ് പ്രജ്ഞാനഘനം എന്ന് പറയുന്നതിന്റെ താല്പര്യം. അതല്ലാതെ വേറെ ഒന്നും അവിടെ ധരിക്കാൻ പാടില്ല. ആണ് തത്വബോധം, പരമാർത്ഥ ബോധം എന്ന് പറയുന്നത്. ഇത്യേകരസതാശ്രവണ, ഏകരസതാ ശ്രുതി പറഞ്ഞിരിക്കുന്നു. ഏകസ്വഭാവത്തെ ശ്രുതി പറഞ്ഞിരിക്കുന്നു. അപ്പോ ശ്രുതിയിൽ നിന്ന് ശ്രവണ എന്ന് വെച്ചാൽ ശ്രവണം കൊണ്ട് ഗ്രഹിക്കേണ്ട ഇതാണ്. പരമാർത്ഥ ബോധം, തത്വബോധം എന്ന് പറയുന്ന ഇതാണ്. ഇതാണ് ഒരാൾ ഗ്രഹിക്കേണ്ടത്. തസ്മാദിഭ്യോ ദ്യു ഭൂ ആദി ആയുധനം പരംബ്രഹ്മ. അതുകൊണ്ട് സിദ്ധാന്തത്തെ പറയണം, ഈ ഭൂമിയിലെയും ദ്വിലോകത്തിൻ്റെയും ഇതിലേക്ക് വരുന്ന അന്തരീക്ഷത്തിൻ്റെയും എല്ലാം ആശ്രയമായിരിക്കുന്നത് പരബ്രഹ്മമാണ്. പല ഭാഷയിൽ പറയാം ഇതിനെല്ലാം ആശ്രയമായിരിക്കുന്നത് പരംബ്രഹ്മമെന്ന് പറയാം. അല്ലെങ്കിൽ പരബ്രഹ്മമാണ് ഇതെല്ലാം ആയിരിക്കുന്നത്, നാമരൂപാത്മകമായി പ്രകടമായിരിക്കുന്നത്. അത് എവിടെ എങ്ങനെ സമന്വയിപ്പിച്ച് മനസ്സിലാക്കുന്നു എന്നുള്ളിടത്താണ്. അതിനാണ് പറയുന്നത് സമ്യക് ജ്ഞാനം എന്ന് പറയുന്നത്. ഇത്യുക്തം, അത് സിദ്ധാന്തം അവിടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പറയുന്നു സേതു ശ്രുതേഹേ സേതു പാരാപത്തുപത്തേഹേ ബ്രഹ്മണോ അർത്ഥാന്തരേണ ദുഭ്യോ ആയുധന എന്ന ഭേദവ്യം ഏഷ അമൃതസ്യ സേതു എന്ന് പറഞ്ഞു മുണ്ടകത്തിൽ. ആ മന്ത്രത്തിന്റെ അവസാനം ഇത് മോക്ഷത്തിന്റെ സേതുവാണെന്ന് പറഞ്ഞു. അപ്പോ വേറെ മോക്ഷം വേറെയായി, സേതു വേറെയായി പറയുന്നു. യഥുക്ത സേതു ശ്രുതേഹേ സേതു എന്ന് പറയുമ്പോൾ എന്താണ് പാരവത്തൂപത്തേഹ, അതിന് മറുകരയുണ്ട് സേതു. രാമസേതു അതിന് മറുകര ആണ് ശ്രീലങ്ക. അതുപോലെ അമൃതത്തിന്റെ സേതു എന്ന് പറഞ്ഞ അമൃതത്വം എന്ന് പറയും. അല്ല മുക്തി എടുക്കുക, മുക്തിക്കൊരു സേതു, മുക്തിക്കൊരു പാലമിട്ടിരിക്കുന്നു. ഇക്കര നിൽക്കുന്ന ആൾക്കാർ ഈ പാലത്തിലൂടെ കടന്ന് അപ്പുറത്ത് പോയി മുക്തിയെ പ്രാപിക്കണം. അതാണ് സർവത്തിനും ആയതനമായിരിക്കുന്നു, ആശ്രയമായിരിക്കുന്നത്. ദിഭ്യു ആദികളുടെ ആയതനമായിരിക്കുന്നത് അതാണ് എന്ന് പറയുമ്പോൾ അത് വേറെ ആയല്ലോ, ബ്രഹ്മത്തിൽ നിന്ന് വേറെ ആയല്ലോ എന്നാണ്. തുക്തസേതു ശ്രുതേഹേ സേതു പാരപത്വ, അതാണ് മറുകരയുണ്ട് ഭൂതേർ ബ്രഹ്മണോ അർത്ഥാന്തരേണ, ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടൊന്നാണ് പ്രപഞ്ചത്തിന് ആയുധനമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതെന്താണെന്നാണ് ഇതിനെ ചർച്ച. അത് ഈശ്വരനാണോ പ്രധാനമാണോ അതോ ജീവനാണോ? അത്ര ഉച്ചതയെ പറയുന്നു. വിധാരണത്വം മാത്രം അത്ര സേതു ശ്രുതി അപേക്ഷിത എന്നാ പാരവത്വാദി. ഇവിടെ സേതു എന്ന് പറയുന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിധാരണം. അണക്കെട്ട് എന്താ ചെയ്തത്? സമുദ്രത്തെ രണ്ടാക്കി. ഒരു ഭാഗത്തെ അതിന്റെ മറുവശത്ത് അത് ഗ്രഹിച്ചു, മറ്റൊരു ഭാഗത്ത് അതിന്റെ മറുവശത്തും ഗ്രഹിച്ചു. അപ്പൊ സമുദ്രത്തെ വിധാരണം ചെയ്യുക എന്ന് പറയുന്ന ഒന്നാണ്. അതവിടെ വിവക്ഷയുണ്ട് അങ്ങനെയൊന്നും. അതുപോലെ ഈ പ്രപഞ്ചത്തെ വിധാരണം ചെയ്യുക എന്നുള്ളതാണ്. പ്രപഞ്ചത്തെ വിധാരണം ചെയ്യുക എന്ന് വെച്ചാൽ വലിയ പണിയാണ്. കാരണം പ്രപഞ്ചത്തിനൊരു വ്യക്തമായൊരു വ്യവസ്ഥ കാണുന്നുണ്ട്. ആ വ്യവസ്ഥയ്ക്കനുസരിച്ച് പ്രപഞ്ചത്തെ നിലനിർത്തുക എന്ന് പറയുന്ന ഒരു വലിയ ജോലി ഈ സേതുവിനുണ്ട്. സേതുവാകുന്ന ബ്രഹ്മത്തിനുണ്ട്. എന്താണ്? ശബ്ദം, സ്പർശത്തിന് പരിസരങ്ങൾ, പിന്നെ പഞ്ചഭൂതങ്ങൾ, ആകാശ വായുവാദികൾ, വായു വീശിക്കൊണ്ടിരിക്കുന്നു, അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കണം, ജലം ശീതമായിരിക്കണം, പൃഥ്വി കഠിനമായിരിക്കണം. ഇതാണ് വിധാരണം. നമ്മുടെ അനുഭവത്തിൽ ഇങ്ങനെ ഒരു വിധാരണ കൂടെ കാണുന്നുണ്ട്. പ്രപഞ്ചത്തിനൊരു വ്യവസ്ഥ കാണുന്നുണ്ട്. ആ വ്യവസ്ഥയിലാണ് നമ്മൾ പറയുന്നത് സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഈ വ്യവസ്ഥയെ നിലനിർത്തുക എന്ന് പറയുന്ന ഒരു ജോലിയുണ്ട് ഇതിന്. അതെന്താണ്? ഇതിൽ ഒരുവന്റെ അനുഭവത്തെ ആശ്രയിച്ച് പറയാം. ഇതെല്ലാം പരമാർത്ഥമായിട്ടാണ് ബോധിക്കുന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ വേറിട്ട് ആ തത്വത്തിൽ നിന്ന് വേറിട്ടൊരു ദൃഷ്ടിയോ സ്ഥിതിയോ സംഹാരമൊന്നുമില്ല. പക്ഷേ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു ഹേതു വേണ്ടേ? ഇതിനൊരു വിധാരകൻ ആവശ്യമാണ്, വ്യവസ്ഥകൾ ചെയ്യുന്നു, അതാണ് ബ്രഹ്മം. അപ്പോൾ ഈ വ്യവസ്ഥകളെ അനുഭവിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യവസ്ഥാപകനെ സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അതിന് സേതു എന്ന് പറഞ്ഞത്, വിധാരണം ചെയ്യുന്നത് കൊണ്ട്. അതാണ് വിധാരണ മാത്രമാത്ര ഹേതു ശ്രുത്യ വിവക്ഷ്യത്തെ എന്ന പാർവത്യ, അല്ലാതെ ഇതിനപ്പുറം വേറെ ഒന്നുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല. മുക്തിക്ക് വേണ്ടി ഇതിലൂടെ സഞ്ചരിച്ച് മറുകരച്ചെന്ന് മുക്തി നേരുന്നു എന്നുള്ളതല്ല. എന്നുവെച്ചാൽ ഇതിൽ നിന്ന് ഭിന്നമായിട്ട് ഏതെങ്കിലും ഒന്നിനെ അംഗീകരിച്ചുകൊണ്ടല്ല, മുക്തിയും ഇതിൽ നിന്ന് ഭിന്നമല്ല. നമ്മുടെ തത്വം എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മസ്വരൂപമാണ്. മുക്തി ബ്രഹ്മസ്വരൂപം തന്നെയാണ്, വേറിട്ടൊരു മുക്തിയില്ല. അതാണ് സത്യം. അല്ല, മുക്തിയെക്കുറിച്ച് എനിക്ക് വലിയ ധാരണകളുണ്ട്. വൈകുണ്ഠത്തിൽ പോയിരിക്കുന്ന കൈലാസത്തിൽ പോയിരിക്കുന്ന അതിൻ്റെ മൂഢത, ആ മൂഢതയ്ക്ക് ശ്രുതിയെ ആശ്രയിക്കണ്ട. ആ മൂഢതയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അങ്ങനെ മുക്തി ആരെങ്കിലും തരുന്ന ഒരു മുക്തിയാണ്, താൻ പോയി നേടുന്ന ഒരു മുക്തിയാണ്. അടുത്തിവിടെ പറയും മുക്ത ഉപസൃപ്യം, താൻ പ്രാപിക്കേണ്ട ഒന്നാണ്, അതൊന്നുമല്ല. അങ്ങനെയൊക്കെ ധരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവിവേകം മൂഢത കൊണ്ട് അങ്ങനെ ധരിക്കുന്നു. അതിന് ശ്രുതിയുടെ ആവശ്യം എന്താണ്? ഉപദേശത്തിൻ്റെ ആവശ്യമില്ല, ഗുരുവിൻ്റെ ആവശ്യമില്ല. ഗുരു എങ്ങനെ അതിനെ ബോധിപ്പിക്കുന്നു? ഗുരു എന്ന് പറയുന്ന കള്ളം പറയുന്ന ആളാണ്, അല്ല, സത്യത്തെ ബോധിപ്പിക്കുന്ന ആൾ, സത്യത്തെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ബോധിപ്പിക്കുന്ന ആളാണ് ഗുരു. അതാണ് ശ്രുതി എന്ന് പറയുന്നത്. അപ്പോൾ ആ ശ്രുതി എന്താ പറയുന്നത്? അത് പറയുന്നത് ഇതിന് മറ്റൊന്നല്ല, മറുകരയില്ല ഇതിന്. ഇതിലൂടെ നടന്നു ചെന്ന് നേടേണ്ട ഒരു മുക്തിയൊന്നുമില്ല. മുക്തി എന്ന് പറയുന്നത് എന്താണ്? ഇത് തന്നെ. പക്ഷേ ഈ പ്രപഞ്ചത്തെ കണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥകളെ കാണുമ്പോൾ, ഇതിൻ്റെ വ്യവസ്ഥാപകനായി ഇതിനെ സ്വീകരിക്കുന്നു. അല്ലെ, ഏകമായ സത്യത്തിൽ തന്നെ നടക്കുന്നില്ലേ? ജാഗ്രത, സ്വപ്നവും സുഷുപ്തിയും ഈ അവസ്ഥകൾ മാറി മാറി സംഭവിക്കുന്നില്ലേ? ഈ അവസ്ഥകളൊന്നും ഞാൻ അനുഭവിക്കുന്നില്ലെന്ന് പറയാൻ പറ്റും. വേണ്ടി വന്നാൽ ഈ അവസ്ഥ പരമാർത്ഥമല്ലെന്ന് പറയാം. പക്ഷേ പ്രത്യക്ഷമായി താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥകളൊന്നും ഞാനങ്ങനെ അനുഭവിക്കുന്നില്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു വ്യവസ്ഥാപകൻ വേണം. അതിനുവേണ്ടി പറഞ്ഞിരിക്കുകയാണ് സേതുശ്രുതി അപേക്ഷത എന്ന പാരവത്വാദി. പറയുന്നു സേതു എന്ന് പറഞ്ഞതുകൊണ്ട്, സേതു എന്ന് പറഞ്ഞ പാലമാണ്. പാലം എന്ന് പറഞ്ഞാൽ വെറും പാലമല്ല, വെള്ളത്തിൻ്റെ മേളിൽ കൂടെ കിട്ടുന്ന പാലമല്ല, വെള്ളത്തിൽ കെട്ടുന്ന പാലമാണ് രാമസേതു. കല്ലുകൊണ്ട് സമുദ്രത്തിലിട്ട് അതിൻ്റെ പുറത്തുകൂടെ കെട്ടിയ പാലമാണ്. അപ്പൊ അങ്ങനെ സേതു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ എന്താണ്? നഹി മൃദ്ധാരുമയോ ലോകേ സേതു ദുഷ്ട ഇതി അത്രാഭി മൃദ്ധാരുമയ ഏവ സേതു അഭ്യൂമീത. സേതു എന്നുള്ള ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്താണ്? അവിടെ മണ്ണും കല്ലും എല്ലാം ഉപയോഗിച്ച് അല്ലെങ്കിൽ കോൺക്രീറ്റ് ഉപയോഗിച്ച് കെട്ടിയ ഒരു പാലം എന്ന് ധരിക്കരുത്. ശബ്ദം ഉപയോഗിച്ചെന്ന് വിചാരിച്ചാൽ അതിൻ്റെ എല്ലാ അർത്ഥവും എടുക്കാൻ പോകരുത്. അപ്പോൾ ഇവിടെ സേതു എന്നുള്ളതുകൊണ്ട് വിധാരണം, വിശേഷമായി നിലനിർത്തൽ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കല്ലും മണ്ണും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അവിടെ രാമസേതു ഉണ്ടാക്കിയത് കല്ലും മണ്ണും ഉപയോഗിച്ചിട്ടാണ്, അന്ന് കോൺക്രീറ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ രീതിയിലൊന്നും ചിന്തിച്ച് കാട് കയറി പോകരുതെന്നുള്ളത്. എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് കാട് കയറി ചിന്തിച്ച് മനോരാജ്യത്തിൽ ഇരുന്നിട്ട് അവസാനം ഇവിടുന്ന് എഴുന്നേറ്റ് പൊടിയും തട്ടി എഴുന്നേറ്റ് പോകുന്നു? അതുപോലെ ആയിരിക്കരുത്. ശ്രുതിയെ ശ്രവിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കരുതെന്നുള്ളത്. ഇവിടെ ഇപ്പോൾ എത്ര പേര് ഏതെല്ലാം സ്വപ്ന ലോകത്തിലിരിപ്പുണ്ട്? പറഞ്ഞിട്ട് കാര്യമുണ്ട്. അതുപോലെ ഇത് കേൾക്കുമ്പോൾ അങ്ങനെ സ്വപ്ന ലോകങ്ങളിലേക്കൊന്നും പോകരുത് എന്നാണ്. നഹി മൃദ്ധാരുമയോ ലോകയെ സേതുദ്ദിഷ്ട. ഈ ലോകത്തിൽ ഇങ്ങനെ കല്ലും മണ്ണും കൊണ്ടൊക്കെ പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. അത്ര ഇവിടെ ശ്രുതിയിലും സേതു എന്ന് കേൾക്കുമ്പോൾ ഉടനെ മനസ്സ് കല്ലിനും മണ്ണിനൊന്നും പോകരുത് എന്നാണ്. അങ്ങനെയുണ്ട് ഇവിടെ ഇരുന്നിതൊക്കെ കേൾക്കുന്നവരും. ഇപ്പൊ സേതു എന്ന് കേട്ടാൽ തന്നെ ഉടനെ അങ്ങ് പോകും, ശ്രീലങ്കയിൽ പോകുന്നവരുണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട്. അപ്പോ ഹനുമാനെ കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. ഭക്തന്മാരുടെ മനസ്സിൽ സേതു എന്ന് കേട്ടാൽ എവിടെ ചെല്ലും ഹനുമാൻ? ഇവിടെ അതുപോലെ ആണോ ഉദ്ദേശിക്കുന്നത്? അല്ല. അതുകൊണ്ട് അതൊന്നും ചിന്തിക്കരുതെന്നാണ് പറയുന്നത്. മനദാരുമയവ സേതുരഭ്യൂമ്യതേ. അതുകൊണ്ടിവിടെ പറയുന്നു, സേതു ശബ്ദാർത്ഥോപി വിധാരണത്വം മാത്രമേവ എന്നാ പാരഭത്വം. അതായത് സേതു ശബ്ദം കൊണ്ട് എന്തർത്ഥമാണോ ഇവിടെ വിവക്ഷിക്കുന്ന അത് മാത്രമേ എടുക്കാവൂ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് സേതു എന്ന് പറയുന്നിടത്ത്. വിധാരണത്വം മാത്രം, ഇതിനെയൊക്കെ ധരിക്കുക, നിലനിർത്തുക, അത് മാത്രം. എന്തായാലും അസത്യമാണെങ്കിലും ഈ അസത്യത്തെ നിലനിർത്താൻ ഒരാൾ വേണ്ട. അസത്യ പ്രതീതിയാണെങ്കിലും ആ അസത്യ പ്രതീതിക്ക് ആധാരമായിട്ടൊരു ഏകരസമായ ഒരു ചിത്ത് വേണ്ടേ? നേരത്തെ പറഞ്ഞല്ലോ ചിത്തേകരസ, അതിനെ ഗ്രഹിച്ചാൽ മതി. വിധാരണത്വം മാത്രമേവ എന്നാ പാരവത്വം, അല്ല അതിൻ്റെ അക്കരയാണോ ഇക്കരയാണോ മോക്ഷവിരിക്കുന്നത്, അതുവഴി പോയാണോ, അവിടെ ചെന്ന് ആരാണ്, രാവണനാണോ മോക്ഷം തരുന്ന, അതെ രാമനാണോ, അക്കരയാണെങ്കിൽ രാവണനാണ്, ഇതൊന്നുമല്ല ചിന്തിക്കേണ്ടതെന്നർത്ഥം. എന്നാ പാരഭത്വാദി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരും മനസ്സ് പോലെയാണ്. മനസ്സ് ശരിയല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? മനസ്സ് ശരിയാണെങ്കിൽ ഈ പറയുന്നതൊക്കെ അതുപോലെ ഗ്രഹിക്കാൻ പറ്റും. മനസ്സ് ശരിയല്ലെങ്കിൽ തന്നെ മനസ്സിന് അനുസരിച്ച് ഒരാൾക്ക് ഗ്രഹിക്കാൻ പറ്റും. ഷിഞ്ഞോഹോ ബന്ധന കർമ്മണ സ്ഥിതി ശബ്ദ വിത്പത്തെ. ഷിഞ്ഞ് ബന്ധന അർത്ഥത്തിലുള്ള ഷിഞ്ഞ് ധാതുവിൽ നിന്നാണ് സ്വേതു ശബ്ദം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ബന്ധിച്ചതെന്നുള്ള അർത്ഥത്തിൽ എന്തിനു വേണ്ടി ബന്ധിച്ചു? അക്കരെ ഇക്കരെയും കൂടെ ബന്ധിച്ചു, അതുകൊണ്ട് സ്വേതു ചെയ്തു. എന്തിനു വേണ്ടി? വിധാരണത്തിന് വേണ്ടിയിട്ട് ആണ്. അതിൽ കയറുന്നവരെ അത് ധരിക്കുന്നു, പിന്നെ രണ്ടു വശമുള്ള ജലങ്ങളെ ധരിക്കുന്നു, ജലത്തെ ധരിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അപരാഹ, അപ്പോ അത് ഒന്ന്. ഇനി മറ്റൊരാൾ പറയുന്നു, എന്താണ്? തമേവ ഏകം ജാനത ആത്മാനം. അവിടെ തന്നെ പിന്നീട് പറയുന്നു എന്ത്? ആ ഏകമായ ആ സ്വരൂപത്തെ തന്നെ അറിയുക. മറ്റുള്ളതെല്ലാം മറ്റുള്ള അന്യ വാചോ വിമുഞ്ചത. കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ച ശ്രുതി ആശ്രയിച്ച് പറയാണ്. ശ്രുതിയിൽ ഒരുപാട് വാക്യങ്ങളുണ്ട്, ഒരുപാട് ശബ്ദങ്ങളുണ്ട്. അഗ്നിമീളെ പുരോഹിതം എന്നെല്ലാം പറഞ്ഞു മനുഷ്യനെ ചുറ്റിക്കുന്ന ഒരുപാട് വാക്കുകളുണ്ട്. പറയുന്നു അതെല്ലാം വിട്ടുകളയുക, അതെല്ലാം ത്യജിക്കുക എന്നാണ്. നാനൂധ്യായാൻ ബഹൂൻ ശബ്ദാൻ, ഇവ ഒരുപാട് ശബ്ദങ്ങളെ വിട്ടുകളയുക. രാവിലെ എഴുന്നേറ്റിരുന്നു, വിശക്കുന്നതുവരെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അഗ്നിമീലെ പുരോഹിതം എന്ന് പറയും. പിന്നെ അതിൻ്റെ കർമ്മങ്ങളെ കുറിച്ച് ചിന്തിക്കുക, അതൊക്കെ ചെയ്യുക. സ്വർഗ നരകങ്ങളെ കുറിച്ച് ചിന്തിക്കുക, അതൊക്കെ പ്രാപിക്കുക. ഈ സംസാരം, അതുകൊണ്ട് ആ വാക്കുകളെല്ലാം വിടുക, ആവശ്യമുള്ള മാത്രം എടുക്കുക. തമേവ ഏകം ജനത, ഏകമായ സത്യത്തെ അറിയുക. അതറിയാനുള്ള വാക്കിനെ മാത്രം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത്. ആ ഉപനിഷത്ത് ഭാഗത്തെ സ്വീകരിക്കുക, ബാക്കിയുള്ളതിനെ തള്ളിക്കളയുക എന്നാണ് ശ്രുതി തന്നെ വ്യക്തമായി പറയുന്നത്. അതിനുള്ള മനസ്സുണ്ടെങ്കിൽ, അതിനുള്ള മനസ്സില്ലെങ്കിൽ പിന്നെ എല്ലാം സ്വീകരിച്ചോളൂ. അതിന് മനസ്സില്ലാത്തവർക്ക് വേണ്ടിയാണല്ലോ അതും പറഞ്ഞത്, അതും വെളിപ്പെടുത്തിയല്ലേ. ഈശ്വരം വെളിപ്പെടുത്തി എന്നല്ലേ പറയുന്നു. കർമ്മത്തിനാണ് ഒരുവന് താല്പര്യമെങ്കിൽ അത് ചെയ്യുക, അതിനും നിഷേധിക്കുന്നില്ല. എന്തിനാ ഒരുവന് താല്പര്യം? ആ കർമ്മത്തെ ചെയ്യുന്നവനാണ് ഒരുവന് താല്പര്യമെങ്കിൽ അവൻ അതിൻ്റെ പ്രമാണങ്ങളെ കണ്ടെത്തും, ആ ചെയ്യുന്നതിനുള്ള ന്യായീകരണങ്ങളെ കണ്ടെത്തും. അവൻ പറയും ഞാൻ പ്രവർത്തിച്ചില്ലെങ്കിൽ ലോകമൊക്കെ നശിച്ചു, ഈ ലോകമൊക്കെ ഇങ്ങനെ നേരെ നിലനിൽക്കണമെങ്കിൽ ഞാൻ പ്രവർത്തിച്ചാലേ പറ്റുള്ളൂ. ലോകത്തിന്റെ സൃഷ്ടാവായ ഈശ്വരന്റെ കർത്തൃത്വം കൂടെ അവയെ ഏറ്റെടുക്കും. ഞാൻ നന്നാക്കുന്നതുകൊണ്ടാണ് ഈ ലോകരെല്ലാം നന്നായിരിക്കുന്നത്. ഈ ലോകരൊക്കെ എന്നെ നശിച്ചു. യവൻ സ്വയം നന്നായിട്ടില്ല, അവന് സ്വയം നന്നാക്കാൻ പറ്റില്ല. ലോകത്ത് ആരെങ്കിലും സ്വയം നന്നാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. വലിയ പാടുള്ള കാര്യമാണ്. മറ്റുള്ളവരെ നന്നാക്കാൻ പോകുന്നത് എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് പറയുന്നു, കർമ്മത്തിൽ അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യുക, അല്ല ഇതാണെങ്കിൽ തമേവ ഏകം ജാനഥ ആത്മാനം, തൻ്റെ ഏകമായിരിക്കുന്ന തൻ്റെ സ്വരൂപത്തെ അറിയുക, ബാക്കിയുള്ള അതിനല്ലാതെയുള്ള എല്ലാം ഉപേക്ഷിച്ചിരിക്കുക കർമ്മങ്ങളെ എന്ന് ശ്രുതി തന്നെ പറയുന്നു. എന്ന് ശ്രുതി ഇത് ഏത് കാലത്താണ് പറഞ്ഞത്? എന്നാണോ ഈ കർമ്മങ്ങൾക്കെല്ലാം വലിയ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു കാലത്താണ് പറഞ്ഞത്? അന്ന് തന്നെ ഈ കർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ പറഞ്ഞാണ്. എന്നിട്ട് പോലും ഇന്നും മനുഷ്യർ ഈ കർമ്മങ്ങളെല്ലാം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ താല്പര്യങ്ങൾ വേറെയാണ്, അതിൻ്റെയൊക്കെ പിന്നെ സ്വാർത്ഥതയാണ്. ഇത് ഏതേത് സങ്കീർത്തനം, ഈ ശങ്കരാചാര്യർ പറഞ്ഞല്ല, ശ്രുതി തന്നെ പറഞ്ഞാണ്, അങ്ങനെ ധരിക്കരുത്. മറ്റു ഭാഗങ്ങളെല്ലാം തള്ളിക്കളെ. ഏതേത് സങ്കീർത്തിതം ആത്മജ്ഞാനം, അവിടെ സങ്കീർത്തനം ചെയ്തിരിക്കുന്ന എന്തിനാണ്? ആത്മജ്ഞാനത്തെയാണ്. അത് അമൃതസ്യ സേതുഹു എന്ന് പറയുന്നുണ്ട്. ഏഷ അമൃതസ്യ സേതുഹു എന്ന് മുണ്ടകത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. ആത്മജ്ഞാനത്തെ ഗ്രഹിച്ചോളണം, ബാക്കിയുള്ളതെല്ലാം വിടണം എന്നാണ് ഇവിടെ പറയുന്നത്. ഏതേത് സങ്കീർത്തിതം ആത്മജ്ഞാനം, എച്ച ഏത്, ഇത് തന്നെയാണ് അവിടെ. അന്യ വാചോ വിമുഞ്ചത ഇതി വാക് വിമോചനം, വാക്ത്യാഗം അവിടെ പറഞ്ഞു. വാക്ത്യാഗം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ശ്രുതിയുടെ ത്യാഗത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. വേദത്തെ ഉപേക്ഷിക്കാനാണ് പറഞ്ഞത്. എന്നവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതാണ് ജ്ഞാനധ, നീ ജ്ഞാനം കൃത്യതം അറിയൂ എന്ന് പറഞ്ഞവിടെ ജ്ഞാനത്തെ സ്തുതിച്ചിരിക്കുകയാണ്. വാചോ വിമിഞ്ചതേരി വാക് വിമോക, വാക്കിനെ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ശ്രുതി ഉപേക്ഷിക്കാനും പറഞ്ഞു. അതിവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ഉപനിഷത്ത് ഒഴികെയുള്ള ശ്രുതികളെല്ലാം ഉപേക്ഷിക്കാൻ പറഞ്ഞു. ഒക്കെ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. ഇത് ചെയ്തത് അന്യോ വാചോ വിമുഞ്ചത ഈ വാഗ്മോചനം തദത്ര അമൃതത്വ സാധനത്വം. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? മുക്തിക്ക് സാധനമായിരിക്കുന്ന ആ ജ്ഞാനമാണ് അതുകൊണ്ട്. ശ്രുതിയിൽ നിന്നും വേദത്തിൽ നിന്നും ആ ജ്ഞാനത്തെ ഗ്രഹിക്കുക, ജ്ഞാനത്തിന് ഉപകരിക്കാത്ത ഭാഗങ്ങളെല്ലാം ഉപേക്ഷിക്കുക. അപ്പം ജ്ഞാനത്തിന് ഉപകരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഉപനിഷത് ഭാഗം. അതിൽ തന്നെ ആ തത്വത്തെക്കുറിച്ച് പറയുന്നു, അതിനെ ഗ്രഹിക്കുക. അവിടെ തന്നെ പലതരത്തിൽ പറയുന്നുണ്ട് തത്വത്തെ. ചിലയിടത്ത് ഉപാസന രൂപത്തിൽ പറയുന്നുണ്ട്, ചിലയിടത്ത് പരമാർത്ഥ തത്വമായി പറയുന്നുണ്ട്. അതിലെവിടെ ആർക്കാവശ്യമുണ്ടോ അതിലേക്ക് ഗ്രഹിക്കുക. എന്തായാലും കർമ്മകാണ്ഡത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്ന് പറയുന്നു. തത്ര അമൃതത്വ സാധനത്വ, അതിനെയാണ് അമൃതേഷ സേതുഹു, ആ ജ്ഞാനത്തെയാണ് ഇവിടെ, ഇതാണ് അമൃതത്വത്തിന്റെ സേതു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് സേതുശ്രുതി സങ്കീർത്തിയതേ എന്നാണ്. അപ്പൊ അവിടെ സ്തുതിക്കുന്നത് ആ ജ്ഞാനത്തെയാണ്. നതു ദ്യുഭൂ ആദി ആയതനം, ആ ഭാഗത്ത് ആദ്യം പറഞ്ഞു എന്താണ്? ഇതിനെല്ലാം ആശ്രയമായിരിക്കുന്നത് ബ്രഹ്മമാണെന്ന് പറഞ്ഞു. അപ്പൊ ബ്രഹ്മത്തെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് കാര്യമെല്ലാം ഉണ്ട്. ബ്രഹ്മത്തെ സ്തുതിച്ചുകൊണ്ട് ബ്രഹ്മത്തിന് നേട്ടമൊന്നുമില്ല. സ്തുതിച്ചാലും സ്തുതിച്ചില്ലെങ്കിലും എന്താണ്? അത് ഏകരസത്തിൽ ഏക സ്വഭാവത്തിൽ നിൽക്കുന്നു. ഒരുവൻ സംബന്ധിച്ച് ഇവിടെ ശ്രുതിയുടെ ശ്രോതാവിനെ സംബന്ധിച്ച് പ്രാധാന്യം എന്താണ്? ബ്രഹ്മത്തെ സ്തുതിക്കുന്നതുകൊണ്ടല്ല. അത് ആൾക്കാർ ഓരോ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഓരോരുത്തരെ സ്തുതിക്കുന്ന പോലെയാണ്. ഏതൊരാളായാലും ശരി, സ്തുതി പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടും. ചിലപ്പോൾ നമ്മൾ പറയുമോ, സ്തുതിക്കുകയൊന്നും വേണ്ടെന്നൊക്കെ പറയും, പറഞ്ഞാലും ഉള്ളിൽ സ്തുതിച്ചോട്ടെ എന്നാണ്, പുറമേ പറയാമെന്നും ആവശ്യമില്ല എന്നൊക്കെ പറയും. എന്തുകൊണ്ട്? എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഇവിടെ ഇപ്പൊ ബ്രഹ്മത്തെ സ്തുതിച്ച് ബ്രഹ്മത്തിന് വല്ല ഇഷ്ടമോ അനിഷ്ടമോ ഉണ്ട്? അതുകൊണ്ട് ഇവിടെ സങ്കീർത്തനം സ്തുതി എന്ന് പറയുന്നത് ബ്രഹ്മത്തെ അല്ല, അതിന് പ്രത്യേകിച്ച് സ്തുതിച്ചിട്ട് യാതൊരു വിശേഷതയില്ല. പിന്നെ ഇവിടെ സ്തുതിക്കുന്ന എന്തിനെ? ജ്ഞാനത്തെ, ജ്ഞാനത്തെ സ്തുതിക്കുന്നു. എന്തുകൊണ്ട്? ഇവിടെ ഒരുവന് വേണ്ടത് ആ ജ്ഞാനമാണ്. ജ്ഞാനത്തിന് പ്രാധാന്യം കൊടുത്ത് അതിന്റെ സ്തുതി രൂപത്തിലാണ് പറഞ്ഞത്, ഏഷ അമൃതസ്യ സേതു, ഇതാണ് മുക്തിക്കുള്ള പാലം എന്ന് പറഞ്ഞത്. അല്ല, ബ്രഹ്മസ്തുതി അല്ല എന്നർത്ഥം. ഇവിടെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്, ഒരു ശ്രോതാവിനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മത്തിനല്ല, പിന്നെയോ ബ്രഹ്മബോധത്തിനാണ്. എന്തുകൊണ്ട്? ആ ബ്രഹ്മബോധമാണ് അയാളെ എന്താണ് മുക്തി എന്ന് ബോധിപ്പിക്കുന്നത്. ആ ബ്രഹ്മബോധമാണ് ഒരുവന് എന്താണ് കൃതകൃത്യത, മുക്തിഫലം എന്ന് ബോധിപ്പിക്കുന്നു. താനിത് ബോധിച്ചാലും ബോധിച്ചില്ലെങ്കിലും ബ്രഹ്മം അങ്ങനെ തന്നെ ഇരിക്കുന്നു. ബ്രഹ്മത്തിനൊരു മാറ്റവും സംഭവിക്കുന്നില്ല. താൻ സ്തുതിച്ചാലും സ്തുതിച്ചില്ലെങ്കിലും ബ്രഹ്മത്തിന് വിശേഷമൊന്നുമില്ല. പക്ഷേ ബോധത്തെ സ്തുതിക്കുമ്പോഴോ അതിൽ ശ്രോതാവിന് താല്പര്യം ഉണ്ടാകുന്നു. എന്തുകൊണ്ട് ഈ ആത്മബോധത്തെ ഇത്രയും പ്രശംസിക്കുന്നു? ആത്മബോധത്തെ എന്തിനത്രയും മഹത്വപ്പെടുത്തുന്നു? അപ്പോൾ അതിന് മഹത്വമുണ്ട്. മഹത്വമുള്ളതുകൊണ്ട് അതിനെ ആർജിക്കണം, അതിനെ പ്രാപിക്കണം, നേടണം. അതിൻ്റെ ഉപായങ്ങൾ എന്താണ്? അയാൾ ശ്രവണാദി ഉപായങ്ങളെ പ്രവർത്തിക്കുന്നു. അത് ആത്മാവിനെ നേടാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ആത്മലാഭം എന്തെല്ലാം പറയുമെങ്കിലും വാസ്തവത്തിൽ നേടുന്ന എന്താണ്? ആത്മാവിനെയല്ല, ആത്മബോധത്തെയാണ് അത് നേടേണ്ട ഒന്നാണ്. എന്തുകൊണ്ടത്? ശ്രവണാദി സാധനങ്ങളിലൂടെ ഓരോന്ന് പ്രാപ്യമാകുന്ന ഒന്നാണ്. ബ്രഹ്മം അതുപോലെ പ്രാപ്യമാകുന്നില്ല. ബ്രഹ്മം എന്താണ്? നിത്യാപ്തമാണ്. അത് അപ്രാപ്തപ്രാപ്തമല്ല, നിത്യപ്രാപ്തമാണ്. ജ്ഞാനം അങ്ങനെയല്ല. അതിന്റെ കുറവുകൊണ്ടാണ് താൻ ഇതുവരെ സംസാരിയായി സുഖദുഃഖാദികൾ അനുഭവിച്ച് ഈ അടുത്ത് പറയും അവിദ്യയിലും മറ്റും തുടരുന്നത്. പക്ഷെ ഇതിന് ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ജ്ഞാനം വേണം. അതുകൊണ്ട് ആ ജ്ഞാനത്തെ മഹത്വപ്പെടുത്തുന്നതിന്, ജ്ഞാനത്തിന്റെ മഹാത്മ്യത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി സ്തുതിക്കുന്നു. ബ്രഹ്മസ്തുതിയല്ല, ബ്രഹ്മജ്ഞാനസ്തുതിയാണ്. ആണ് ഇത് ചെയ്ത് ശ്രുത്യ സങ്കീർത്തിതയെന്ത് ജ്ഞാനം നതു ദുഭ്യ അതി ആയതനം തത്രേതുക്തം ചെയ്ത് ശ്രുതേ ബ്രഹ്മണോ അർത്ഥാന്തരേണ ദുഭ്യുവാദി ആയതനേന ഭാവിമിതി ഏതത് അയുക്തം. അതുകൊണ്ട് സേതു എന്ന് പറഞ്ഞതുകൊണ്ട് ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് ഏതോ ഒന്നുണ്ട്, അതിലൂടെ നടന്നു വേണം മോക്ഷത്തെ പ്രാപിക്കാനെന്നൊക്കെ നേരത്തെ പറഞ്ഞല്ലോ. അതൊരു പക്ഷെ പ്രധാനമാകാം, ജീവനാണാകാം, ഈശ്വരനാകാം എന്നെല്ലാം പറഞ്ഞു. ഈശ്വരനല്ല, പ്രധാനമാകാം, ജീവനാകാം എന്നെല്ലാം പറഞ്ഞല്ലോ. അത് ശരിയല്ല. ബ്രഹ്മണോ അർത്ഥാന്തരേ ദുഭ്യാദി ആയതിനേന ഭാവിമിതി, ബ്രഹ്മത്തിൽ നിന്നും വേറിട്ട ഏത് ഒന്നാണ് എന്ന് പറഞ്ഞത് അത് അയുക്തം, അത് ശരിയല്ല. ഇവിടെ ബ്രഹ്മം തന്നെയാണ് സർവാശ്രയമായിരിക്കുന്നത് എന്നാണ്. അതാണ് ഇവിടെ സൂത്രത്തിൽ പറഞ്ഞത്, ദ്യുഭ് ആദി ആയതിനം ബ്രഹ്മ. ദ്യു ഭൂ ഇതിൻ്റെ എല്ലാം ആശ്രയമായിരിക്കുന്നത് ബ്രഹ്മമാണ്. സ്വശബ്ദ എന്തുകൊണ്ട്? സ്വശബ്ദം കൊണ്ട്, ബ്രഹ്മ ശബ്ദം കൊണ്ട് പറഞ്ഞിരിക്കുന്നതുകൊണ്ട്. അടുത്ത് വീണ്ടും പറയുന്നു, മുക്ത ഉപസൃപ്യ വിപദേശ. അടുത്ത സൂത്രം വരും. ഇവിടെ തത്വത്തെ നാനാ രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. ഇത് തത്വബോധത്തിന് ഉപകരിക്കുന്നു എന്നുള്ള ഒരു പ്രാധാന്യം ഈ അധികരണത്തിനുണ്ട്, ഇനി വരുന്ന അധികരണത്തിനുണ്ട്. ഇവിടെ ഉപാസന തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ ജ്ഞേയമായ ബ്രഹ്മത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇദശ പരമേവ ബ്രഹ്മദ്യൂഭ് ആദ്യ ആയതിനം ഇനി പറയാൻ പോകുന്ന യുക്തി കൊണ്ടും അക്ഷ്യമാണ് യുക്തിയ അപ്പി പരമേവ ബ്രഹ്മ പരബ്രഹ്മമാണ് ദ്യൂഭു ഇവയ്ക്കെല്ലാം ആയതിനമായിരിക്കുന്നത് എന്താണ് യസ്മുക്ത ഉപസർപ്യത അസ്യ വിപദിശ്യമാന ദൃശ്യത്തെ മുക്തൻ പ്രാപിക്കുന്ന ഒന്നാണ് എന്നുള്ള രീതിയിൽ ഇതിനെ പറയുന്നു എന്ന് പറയുന്നു. മുക്തൻ പ്രാപിക്കുന്ന ഒന്നാണ് ബ്രഹ്മം എന്ന് പറയുന്നതാണ് മുക്ത ഉപസൃപ്യത. ഉപസൃപ്യം എന്ന് വെച്ചാൽ പ്രാപിക്കുക, പ്രാപ്യം. ഉപസൃപ്യത പ്രാപിക്കുക എന്നുള്ളത് അസ്യ വ്യപദിശ്യമാന അങ്ങനെ പറയുന്നു ദൃശ്യതേ. അങ്ങനെ മുക്തയിൽ ഉപസൃപ്യം, മുക്ത ഉപസൃപ്യം, മുക്തന്മാര് പ്രാപിക്കുന്നത് എന്ന്. അപ്പൊ സാധാരണ ഭാഷയിൽ പറയുകയാണ് പ്രാപിക്കുക എന്നൊക്കെ പറഞ്ഞ നിത്യാപ്തമായ ഒന്നിനെ തന്നെയാണ് പ്രാപിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലോ ഇവിടെ ഈ അനുദാസുഖങ്ങളിൽ കർമ്മങ്ങളും ഉപാസനകളുമായൊന്നും കഴിഞ്ഞാൽ പോരാ, ഇവിടെ പ്രാപിക്കേണ്ട ഒന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇതും അതിനെ സ്തുതിച്ചു പറയുന്നതാണ്. വാസ്തവത്തിൽ സ്വരൂപമാണ് പ്രാപിക്കേണ്ടതില്ല, പക്ഷെ അങ്ങനെ ഒരുവൻ ബോധിക്കുന്നതിന് മുമ്പ് അവനെ ബോധിപ്പിക്കണം. എന്താണിത്? ഇതിൽ നിന്ന് അവനെ മാറ്റണ്ടേ? ഈ അനർത്ഥ ജഡങ്ങളിൽ അവൻ മുറുകെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പടി വിടണം, നിനക്ക് മറ്റൊന്നുണ്ട് പ്രാപിക്കേണ്ടത് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അതെങ്ങനെ പ്രാപിക്കും, ആരെയാണ് പ്രാപിക്കേണ്ടത്, ആരാണ് പ്രാപിക്കുന്നത്, എന്തുകൊണ്ട് പ്രാപിക്കണമെന്നുള്ള വിചാരങ്ങൾ വരുമ്പോൾ മനസ്സിലാവും. ഇവിടെ പ്രാപ്തി എന്ന് പറയുന്നത് നിത്യാപ്തിയാണ്. അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള വഴി എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ പറയുന്നത്. അത് പ്രാപിക്കേണ്ടതാണ്, മുക്തന്മാര് പ്രാപിക്കേണ്ടതാണ്. ഇതും നമ്മൾ എന്താണ് മുമ്പ് എന്താണ് മുക്തിയെ സംബന്ധിച്ച് പ്രാപ്തി എന്ന് പറയുന്നത് എന്താണ് എന്ന് മുമ്പ് ചർച്ച ചെയ്തുകൊണ്ട് ഇവിടെ വരുമ്പം വൈരുദ്ധ്യം തോന്നത്തില്ല. ഭാഷകാരൻ അത് പല ഭാഗങ്ങളും ചർച്ച ചെയ്ത് ഇനിയും ചർച്ച ചെയ്യും. എന്താണ് ബ്രഹ്മപ്രാപ്തി എന്ന് പറഞ്ഞാൽ? നേരത്തെ പറഞ്ഞതുപോലെ പാലം കടന്നും മറുകരയിച്ചെന്ന് പ്രാപിക്കുന്ന ഒന്നാണോ, അതോ നിത്യപ്രാപ്തമാണ്? അതിനാണ് ഉദാഹരണം പറയുന്ന വിസ്മൃത കണ്ട ആഭരണം. കഴുത്തിൽ തന്നെ ആഭരണം കിടക്കുകയാണ്, പക്ഷെ കഴുത്തിൽ ആഭരണം ഇട്ടുകൊണ്ട് പെട്ടിയിൽ നോക്കുന്നു എവിടെയാണെന്ന്. ഒരു വളരെ സമയം നോക്കിയിട്ടും ആഭരണം കാണുന്നില്ല. അപ്പോൾ അടുത്തേക്കുന്ന ആൾ പറയുന്നു, നിങ്ങൾ അന്വേഷിക്കുന്ന ആഭരണം നിങ്ങളുടെ കഴുത്തിൽ തന്നെയാണ്. അപ്പോൾ അയാൾ വിചാരിക്കുന്നു, ഇതുവരെ പ്രാപ്തമല്ലാതിരുന്നത് പ്രാപ്തമായതുപോലെ തോന്നുന്നു, വാസ്തവത്തിൽ ഇതുവരെ പ്രാപ്തം അല്ലാതിരുന്നതല്ല. അയാൾ ആഭരണത്തെ അന്വേഷിക്കുന്ന സമയത്തെല്ലാം തന്നെ ആഭരണം അയാളുടെ കഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഒരു വിസ്മൃതി, അതെന്താണെന്ന് നിർവചിക്കാൻ പറ്റത്തില്ല. അങ്ങനെ സംഭവിക്കാൻ പാടുള്ളതല്ല, കാരണം തന്റെ കഴുത്തിൽ ആഭരണം കിടക്കുമ്പോൾ താൻ അതിനെ മറന്നുപോവുക എന്നുള്ള എങ്ങനെ സംഭവിക്കുന്നു ചോദിച്ചാൽ ഉത്തരം. അതുകൊണ്ടാണ് പറയുന്നത് അനുർവചനീയമാണ്. പക്ഷെ ഉത്തരമില്ലെങ്കിലും അത് സംഭവിക്കുന്നു. എന്താണ്? മറന്നുപോയിരിക്കുന്നു. മറന്നുപോയത് കൊണ്ടാണ് ഇത് അന്വേഷിക്കുന്നു. ഒടുവിൽ കണ്ടെത്തുന്ന ഇവിടെ അന്വേഷിക്കുന്ന സ്ഥലത്തൊന്നുമല്ല ഇത്. വൈകുണ്ഠത്തിലും കൈലാസത്തിലും ഒന്നും കണ്ടെത്തുന്ന സ്ഥാനമല്ല. പിന്നെയോ തന്നെ തന്നെ തന്റെ ഉള്ളിൽ തന്നെ അതിനെ കണ്ടെത്തുന്നു, തന്റെ കഴുത്തിൽ തന്നെ ആഭരണത്തെ കണ്ടെത്തുന്നു. അപ്പൊ അതെന്തായി? അപ്രാപ്തമായി ഒന്നിനെ അന്വേഷിച്ചു പോയി കണ്ടെത്തിയല്ല, പിന്നെയോ നിത്യപ്രാപ്തമായിരിക്കുന്ന ഒന്നിനെ അത് പ്രാപ്തമല്ല എന്ന് ധരിച്ചതുകൊണ്ട് ആഭരണത്തെ സംബന്ധിച്ച് വിസ്മൃതിയാണ്. ഇവിടെ അതല്ല, ഇവിടെ വിപരീത ജ്ഞാനം. തന്റെ സ്വരൂപം എന്നുള്ള നിലയ്ക്ക് മുക്തി തനിക്ക് നിത്യപ്രാപ്തമാണ്, താൻ നിത്യമുക്തനാണ് എന്നുള്ള ബോധത്തിന്റെ സ്ഥാനത്ത് അവിദ്യ കൊണ്ട് അവിദ്യ അടുത്ത് ഭാഷകാരൻ നിർവചിക്കും. ഈ ശരീരത്തിലുള്ള ആത്മബുദ്ധി കൊണ്ട് ആ മുക്തി തനിക്ക് നഷ്ടമായി, മുക്തിയെ താൻ നേടിയിട്ടില്ല, മുക്തി തന്നിൽ നിന്ന് അന്യമാണ്, ഇങ്ങനെയൊക്കെയുള്ള നാനാത്മബുദ്ധി. അതുകൊണ്ട് അവൻ മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു. പരിശ്രമിച്ചിട്ട് ആ പരിശ്രമത്തിന്റെ ഫലം എന്താണ്? മുക്തി തന്റെ സ്വരൂപമാണ് എന്നുള്ള ബോധം. അല്ലാതെ മുക്തിയെ അവൻ നടന്നു കണ്ടെത്തുന്നില്ല, ഇത് അദ്വൈതത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനെ മറന്നിട്ട് അഭ്യാസങ്ങൾ ചെയ്യുക, ജപിക്കുക, ധ്യാനിക്കുക, തപസ്സനുഷ്ഠിക്കുക എല്ലാം ചെയ്യുന്നത് വ്യർത്ഥമാണ് എന്നാ പറയുന്നത്. എല്ലാം പാഴ്വേലകൾ, ഈ തത്വത്തെ മനസ്സിലാക്കാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആൾക്കാരുടെ സൗകര്യത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തി കൊടുക്കത്തൊന്നുമില്ല. സത്യത്തെ സത്യമായി തന്നെ പറയും, ഇതാണ് ഇതിന്റെ പരമാർത്ഥം. അയ്യോ, ആ സത്യം കേട്ടുകഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും? അജ്ഞാനി നശിച്ചു പോകത്തല്ലേ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ നശിച്ചിരിക്കുകയാണ്. ഇതിനകം ഇനി സത്യം കേട്ടിട്ട് നശിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതിനകം തന്നെ അവൻ തൊലഞ്ഞിരിക്കുകയാണ്. സത്യം കേൾക്കുന്നുണ്ട്, അവന് ദോഷമൊന്നും സംഭവിക്കത്തില്ല. ചിലപ്പോൾ അവന്റെ ഉള്ളിൽ ഒന്ന് കത്തിയാൽ രക്ഷപ്പെട്ടില്ലേ ചിലപ്പോ ചില സമയം. അതുകൊണ്ട് ഇത് അജ്ഞാനി ബോധിപ്പിക്കേണ്ട കാര്യം തന്നെയാണ്, ദോഷമൊന്നുമില്ല. പക്ഷെ ബോധിപ്പിക്കുമ്പോൾ നേരായ രീതി ബോധിപ്പിക്കണമെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അജ്ഞാനി ഇത് കേട്ടുകഴിഞ്ഞാൽ അവന് ദോഷം വരുമെന്നും ഭയക്കേണ്ട കാര്യമില്ല. ആത്മവിദ്യ എന്ന് പറയുന്നത് എന്താണ്? ഭയത്തെ, എവിടെയായാലും ശരി, എവിടെയാണോ ബോധം ഉണ്ടാകുന്നത് അവിടെ അത് ഭയത്തെ ഇല്ലാതാക്കുന്നതാണ്. അതാരെല്ലാം ഒരു തരത്തിലുള്ള ഭയത്തിനത് കാരണമല്ല, ഒരു തരത്തിലുള്ള നഷ്ടബോധത്തെ അത് ഉണ്ടാക്കില്ല. അതുകൊണ്ട് അതിനെ ഭയക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ അത് വ്യക്തമായി തന്നെ പറയും. പക്ഷെ ഒരു സന്ദർഭത്തിൽ അതിനെ ഒരു തരത്തിൽ വിശദീകരിക്കുമ്പോൾ എന്താണ് അതിന്റെ സാരമെന്ന് നമ്മൾ അവിടെ തന്നെ മനസ്സിലാക്കി പോകണം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് അതുകൊണ്ടുകൂടെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള നമ്മൾ വിശദീകരിക്കുന്നു. അല്ലെങ്കിൽ അത് പ്രാപിക്കേണ്ടതാണെന്നുള്ള അർത്ഥത്തിലാണോ ഭാഷ്യകാരൻ പറഞ്ഞതെന്ന് സംശയം. ശ്രുതി എങ്ങനെയാണോ മുക്ത ഉപസർപ്യം, ഈ സൂത്രങ്ങളൊക്കെയാണ് ദ്വൈതികൾ ഇവിടെ എടുത്ത് ശരിക്കും പ്രയോഗിച്ചിരിക്കുന്നത്. അദ്വൈതിക്കെതിരായിട്ട് മുക്തൻ പ്രാപിക്കേണ്ട ഒന്നാണ് എന്ന് വ്യക്തമായി സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മുക്തനായിരിക്കുന്നവൻ പ്രാപിക്കേണ്ട ഒന്നെന്താണ്? വൈകുണ്ഠത്തിലിരിക്കുന്ന വിഷ്ണുവാണ്. ഭാഷ്യകാരനും വിഷ്ണു എന്ന് പറയും, പക്ഷേ അതെന്താണ്? സർവവ്യാപിയായിരിക്കുന്ന വിഷ്ണുവാണ് എന്നുള്ള അർത്ഥത്തിൽ വൈകുണ്ഠത്തിൽ ഇരിക്കുന്ന വിഷ്ണുവാണ്. അവിടെയാണെങ്കിൽ പ്രാപിക്കും. പിന്നെ അത് ഭാഷ്യകാരൻ ഇങ്ങനെ മുക്ത ഉപസർപ്പിക്കണം എന്നുള്ളത് ഇത്തരത്തിലൊക്കെ വ്യാഖ്യാനിച്ചിട്ട് മറ്റുള്ളവർ വ്യാഖ്യാനിക്കാതിരുന്നോ? ഇല്ല. അത് ഏതാണോ ഒരുവന്റെ ദൃഢമായ സംസ്കാരം, ആ സംസ്കാരം അനുസരിച്ച് അവന് അത് ബോധിക്കാൻ പറ്റും. സംസ്കാരത്തെ അതിക്രമിച്ച് ബോധിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അങ്ങനെ മുക്തിയിൽ പ്രാപിക്കേണ്ട ഒന്നാണെന്നാണ് ഒരുവൻ ദൃഢമായി വിശ്വസിച്ചിരിക്കുന്നതെങ്കിൽ, അല്ല മുക്തി നിന്റെ സ്വരൂപമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് സങ്കടം വരും, അവൻ കരയും. എന്നാലും ഭഗവാനെ ഇങ്ങനെ അധിക്ഷേപിച്ചല്ലോ എന്ന് പറയും. അത് അവന്റെ ദൃഢമായ സംസ്കാരം. മറിച്ചാണെങ്കിലോ മുക്തി നിന്റെ സ്വരൂപമാണെന്ന് പറഞ്ഞാൽ അവൻ ആ ശ്രവണത്തിൽ തന്നെ അവൻ തത്വത്തെ ഗ്രഹിച്ചിട്ട് അവൻ കൃതാർത്ഥനാകുന്നു. അവിടെ കരച്ചിൽ കാണത്തില്ല, കരയത്തില്ല. അപ്പൊ ഇത് ഉപദേശിക്കേണ്ട എന്താണ്? ഒരുവനെ കരയിക്കാനാണോ അതോ ചിരിപ്പിക്കാനാണോ എന്നുള്ള അനുസരിച്ചിട്ട് വേണം ഉപദേശിക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നു? മുക്തയിൽ ഉപസർപ്പിത്വം, മുക്ത ഉപസർപ്പ്യം, മുക്തൻ പ്രാപിക്കുന്നത് എന്ന് ശ്രുതി നിർദ്ദേശിച്ചിരിക്കുന്നത് കൊണ്ട് ഇവിടെ എന്താണ് അമൃത ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്? ആ ആത്മാവിനെ തന്നെയാണ്, അല്ലാതെ പ്രാപിക്കേണ്ട ഒന്നിനല്ല എന്നുള്ള രീതിയിൽ ഇത് വിശദീകരിക്കും. ഓം ശാന്തി ശാന്തി ശാന്തി.